ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗുരുധാരണ്യം ചതുർത്ഥാധ്യായം തൃതീയ ബ്രാഹ്മണ സപ്തമ മന്ത്രം ഭാഷ്യം. യഥാ ആദിത്യ പ്രകാശസ്തോ ഘടോവ യഥാവ നരതകാദിമണർ ക്ഷീരാദി ദ്രവീ പ്രക്ഷിപ്ത പരീക്ഷണായ ആത്മച്ഛായമേവ തത് ക്ഷീരാദി ദ്രവീം കരുതി താദൃതാത്മജ്യോതി ബുദ്ധിരവി ഹൃദയാ സൂക്ഷ്മത്വാത് ഹൃദ്യന്തസ്ഥമവി ഹൃദയാദികം കാര്യകരണ സംഘാതം ജയകീകൃത്യ ആത്മജ്യോതിച്ഛായം കരോതി. പാരമ്പര്യേണ സൂക്ഷ്മ സ്ഥൂല താരതമ്യാ സർവാന്തരതമത്വ ഇവിടെ ഒന്ന് ആത്മ ചൈതന്യം സ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ബുദ്ധി മനസ്സ്. ബുദ്ധിയും മനസ്സിനിവിടെ രണ്ടായി വേറെ പിരിച്ച് പറയും. ബുദ്ധിയെ മനസ്സിനേക്കാൾ സൂക്ഷ്മമായിട്ട്, ബുദ്ധിയെ അപേക്ഷിച്ച് മനസ്സ് കുറച്ചുകൂടി സ്ഥൂലമായിട്ട്. പിന്നെ കർണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ശരീരം. ഈ സ്വരൂപ ചൈതന്യം ബാക്കിയുള്ളതിനെല്ലാം ചൈതന്യവത്താക്കും. ബുദ്ധിയാദികളെ ചൈതന്യമയമാക്കുന്നു. അതിനാണ് ഇവിടെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞത്, മരതകമണി. അത് പരീക്ഷിക്കുന്നതിന് വേണ്ടി പാലിൽ നിക്ഷേപിച്ചു. അപ്പോൾ പാലിൽ പകരുന്ന അതിൻ്റെ പ്രഭ കണ്ടിട്ട് ഇത് ആ മണി വാസ്തവത്തിലുള്ള മണിയാണോ, അതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നറിയാൻ കഴിയുന്നു. അതിൻ്റെ പ്രഭയെ പാലിനെ തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം പാല് സ്വച്ഛമാണ്. മരതകത്തിൻ്റെ പ്രഭാതത്തിലേക്ക് പകരുന്നു. ആ മരതകത്തിൻ്റെ ഗുണമനുസരിച്ച്, അതിൻ്റെ യോഗ്യത അനുസരിച്ച്. അതുപോലെ ഇവിടെ ഈ ചൈതന്യം, സ്വച്ഛമായിരിക്കുന്ന ചൈതന്യം, താതൃകേവ യഥാത്മം ജ്യോതി ബുദ്ധേരഭി സൂക്ഷ്മത്വ, ബുദ്ധിയേക്കാളും അത് സൂക്ഷ്മമാണ്. അന്തസ്ഥം വി ഹൃദ്യാദിയും കാര്യകൾ സംഘാതം ചെയ്യുകീകൃത്യ ആത്മജ്യോതിച്ഛായം കുറവ്. ഇതിനെല്ലാം കൂടി ഏകീകരിച്ചിട്ട് ആത്മചൈതന്യ ഛായ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് പാലിൽ മണിയുടെ ഛായ വരുന്നത്? അതുകൊണ്ടാണ് പാലിൽ മരുതകത്തിൻ്റെ നിറം വരുന്നത്. ഏത് രത്നമാണോ നിക്ഷേപിക്കുന്നത് അതിൻ്റെ നിറം വരുന്നു. നീലയാകാം, രക്തനിറമാകാം. അതുപോലെ ഇവിടെ അതിസൂക്ഷ്മമായ ബുദ്ധി തുടങ്ങി ഏറ്റവും സ്ഥൂലമായ ശരീരം വരെയുള്ള എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൽ ചൈതന്യത്തിൻ്റെ ഛായ വരുന്നു. ഛായ എന്ന് വെച്ചാൽ പ്രതിബിംബം വരുന്നു. ആ ചൈതന്യ പ്രതിബിംബമാണ്, അതിൻ്റെ അനുഭവമാണ് ശരീരത്തിലുള്ള അഹംബോധം, അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ബോധം. ആ ബോധത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഇവിടെ ഏകീകൃത്യാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനെന്ന് തന്നെ ധരിക്കുമ്പോൾ ആ അറിവിന് വിഷയമായി വരുന്നത് അതിസൂക്ഷ്മമായ ബുദ്ധി, മനസ്സ്, കരണങ്ങൾ, ശരീരം എല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനൊരു ക്രമമുണ്ട്. അത് അതിസൂക്ഷ്മമായ ബുദ്ധിയിൽ തുടങ്ങി സൂക്ഷ്മ സ്ഥൂല താരതമ്യ സർവാന്തരം ഈ സ്ഥൂലമായ ശരീരത്തിൽ അവസാനിക്കുന്നു. അപ്പം ഇതിനെല്ലാം കൂടെ ഏകീകരിച്ചിട്ട് പറയുന്നു ഞാൻ എന്ന് പറയുമ്പോൾ ആ അനുഭവത്തിൽ ബുദ്ധിയും മനസ്സും കരണങ്ങളും എല്ലാം അന്തർഭവിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണത്? ആ ചൈതന്യം ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും കർണത്തിൽ നിന്നും ശരീരത്തിലേക്ക് പകർന്നു വരുന്നതാണ് അടുത്ത് പറയുന്നത്. ബുദ്ധിസ്ഥാവത് സ്വച്ഛത്വാത് ആനന്ദര്യാച് ആത്മചൈതന്യ ജ്യോതി പ്രതിച്ഛായാഭൂതി. ആദ്യം സംഭവിക്കുന്നത് ഇവിടെ ഭാഷകാരൻ പറഞ്ഞ തുടങ്ങുന്ന ബുദ്ധി മുതലാണ്. വർദ്ധികാരൻ അല്പം കൂടി പിറകിലോട്ട് പോയിട്ട് പറയുകയാണ്, സ്വകാരണ അഭിസംബന്ധ ചൈതന്യ അഭാസദാധ്യ ജായതേ അതോ അഭിമാനസ്യം ജായതേ മഹതാമപി. ഇവിടെ ഭാഷ പറയുന്നതാണ് ആദ്യ ബുദ്ധി, അതിൽ ചൈതന്യ ഛായ വരുന്നു. ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അനുഭവ വിഷയമായിരിക്കുന്ന ഈ ബോധത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലം, അതിനെ ബുദ്ധി എന്ന് പറയുന്നു. അതിനെ വേർതിരിക്കുന്ന എങ്ങനെ? ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ബുദ്ധി കുറച്ചുകൂടി ബഹിർമുഖമാകുന്നു. വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ഒന്ന് തന്നെയാണ് ബുദ്ധിയും മനസ്സെന്ന് പറയുന്നത്, പക്ഷെ ബഹിർമുഖമായാണല്ലോ. അതായത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി ശബ്ദസ്പർശാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് ബാഹ്യമായ വിഷയഗ്രഹണമാണ്, പുറമേയുള്ള വിഷയങ്ങളെ ഗ്രഹിക്കുകയാണ്. പുറമേയുള്ള വിഷയങ്ങളുടെ സംബന്ധം വരുന്നു അപ്പോൾ ബുദ്ധി. അതുകൊണ്ടാണ് ബുദ്ധി അവിടെ മനസ്സെന്ന് പറയുന്നു. സാങ്കേതികമായി അതിനെ പറയുന്നതാണ് നിശ്ചയാത്മിക ബുദ്ധി, സങ്കല്പ വികല്പാത്മകമന എന്ന് പറയും. ഇവിടെ ആ തരത്തിലല്ല പറയുന്നു. ബുദ്ധി തന്നെ ഒരേ ഒരു വസ്തു തന്നെ അത് ബഹിർമുഖമാകുമ്പോൾ, വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അത് കുറച്ചുകൂടി സ്ഥൂലമാകുന്നു. കാരണം അവിടെ ബുദ്ധിക്ക് വിഷയമായി ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധമെല്ലാം വരുന്നു. ഇത് ശബ്ദമാണ്, ഇത് രൂപമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണ്, ഇങ്ങനെ അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അതിനെ മനസ്സെന്ന് പറയുന്നു. അതിന് നാനാഭാവങ്ങൾ വരുന്നു. അങ്ങനെ ഒരവസ്ഥയെ പ്രാപിക്കുന്നതിന് മുമ്പ് ഉള്ള ആ മനസ്സ്, അതിനെ തന്നെയാണ് ഇവിടെ ബുദ്ധി എന്ന് വിളിക്കുന്നത്. അതിനെ സൂക്ഷ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് ബാഹ്യമായ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല. അത് തന്നെ തന്നെ ഗ്രഹിക്കുന്നു, മറ്റൊന്നിനെയും ഗ്രഹിക്കുന്നില്ല. അപ്പോൾ മറ്റൊന്നിനെയും ഗ്രഹിക്കാതെ ബുദ്ധി തന്നെ തന്നെ ഗ്രഹിക്കുമ്പോൾ അതിനാണ് സാധാരണ പറയുന്നത്. അതിൻ്റെ ലക്ഷണം പറയും, പറയും നിശ്ചയാത്മിക ബുദ്ധി, നിശ്ചയരൂപത്തിലുള്ളതാണ് ബുദ്ധി എന്ന് പറയും. അപ്പോൾ ഇവിടെ നിശ്ചയം എന്ന് വെച്ചാൽ ഒരിക്കലും മാറാം, മനസ്സങ്ങനെയല്ല മാറുന്നു. ഈ നിമിഷം ശബ്ദത്തെ ഗ്രഹിക്കുന്നു, അടുത്ത സ്പർശത്തെ ഗ്രഹിക്കുന്നു, രൂപത്തെ ഗ്രഹിക്കുന്നു, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, നാനാ വിഷയങ്ങൾ ഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ബുദ്ധി എന്ന് പറയുമ്പോൾ അത് മാറുന്നില്ല ഒരിക്കലും. ഒരു ജീവനിലും അതിന് മാറ്റം വരുന്നില്ല. എപ്പോൾ അത് ഉണർന്ന് പ്രവർത്തിക്കുന്നു, എല്ലാവരിലും ബുദ്ധിക്ക് ഒരേ രൂപമായിരിക്കും. മാത്രമല്ല, എന്താണ്, അതിനൊരിക്കലും ബഹിർമുഖമാകാൻ കഴിയത്തില്ല. ബുദ്ധി എപ്പോഴും അന്തർമുഖമായിരിക്കുകയും ചെയ്യും. അവിടെ ബ്രഹ്മസൂത്രത്തിലെ അധ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇത് പറഞ്ഞു. അങ്ങനെ നിശ്ചയാത്മികമായ ആ ബുദ്ധി, അതാണ് നമ്മുടെ അഹം എന്ന അനുഭവം. അഹം എന്നുള്ള അനുഭവം സാധാരണ തന്നെ അഹന്തേ എന്ന് പറയും, ഇവിടെ തന്നെ ബുദ്ധി എന്ന് പറയും. അഹമതി തവത് പ്രഥമോ അധ്യാസ എന്ന് കൂടെ പറയും. അഹം എന്ന് പറയുന്നത് ആ പ്രഥമ അധ്യാസം, ആദ്യമായി അനുഭവപ്പെടുന്ന താതാത്മ്യം. അങ്ങനെ ചിത്തും ജഡവും തമ്മിൽ വരുന്ന കൂടിക്കലറൽ താതാത്മ്യം. താതാത്മ്യം അനുഭവസിദ്ധമാണ്. മറ്റൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, സർവർക്കും അറിയാം അഹം. ഈ അഹം എന്നുള്ള രൂപത്തിനൊരിക്കലും മാറ്റം വരുന്നില്ല ആരിലും. അഹം എന്നുള്ളത് മറ്റൊരു തരത്തിൽ അതിൽ അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അതിന് നിശ്ചയാത്മിക എന്ന് പറയുന്നത് അവിടെ ബുദ്ധി. ആ സമയം മനസ്സങ്ങനെയല്ല, ശബ്ദം സ്പർശം രസം ഗന്ധം മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി പറയുന്നു എന്നുള്ളൂ, നാനാ വിഷയങ്ങളെ വിടുന്നു. അതുകൊണ്ട് പറയുന്നതാണ് അത് സങ്കല്പ വികല്പാത്മകമാണ്, നാനാതരത്തിലാണ്. രണ്ടാമത് വരുമ്പോൾ അതിനെ മനസ്സെന്ന് പറയുന്നു. ഒന്ന് തന്നെയാണ് രണ്ടിടത്തും, ഒരേ ഒന്ന് തന്നെയാണ്. എന്താണ്? അതിസൂക്ഷ്മമായ ബുദ്ധിതത്വവും ചൈതന്യവുമായിട്ടുള്ള ഏകീഭാവം, താതാത്മ്യം. അതിൽ ആദ്യം വരുന്നു ബുദ്ധിസ്ഥാവത് ബുദ്ധി, ആദ്യമായി പ്രഥമമായിട്ട് അതിസ്വച്ഛമായതുകൊണ്ട് ആനന്ദരിയ ചൈതന്യവുമായിട്ടത് അടുത്തിരിക്കുന്നു, ചൈതന്യത്തോട് ചേർന്നിരിക്കുന്നു. ചൈതന്യത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി ചൈതന്യത്തിന്റെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ആ ചൈതന്യം എന്ന് പറയുന്നത് അറിവാണ്. അറിവെന്ന് പറയുന്നത് സ്വച്ഛമാണ്, മറ്റൊന്നിനോടും കലർപ്പില്ലാത്തതാണ്, അത് സൂക്ഷ്മമാണ്. സ്വസ്വരൂപത്തെ തന്നെ അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന് സൂക്ഷ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ആ പ്രകാശത്തെ, ബോധത്തെ സ്വീകരിക്കുന്നതിനുള്ള കഴിവ് ഈ ബുദ്ധിക്കുണ്ട്. അതുകൊണ്ടാണ് അതിന് ഈ സൂക്ഷ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈതന്യത്തോട് അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ചൈതന്യം സർവത്ര വ്യാപകമാണ്. ആ ചൈതന്യം തന്നെയാണ് ബുദ്ധിയിലിരിക്കുന്നത്, അത് തന്നെയാണ് മനസ്സിൽ വരുന്നത്, അത് കർണത്തിൽ വരുന്നു, അത് ശരീരത്തിൽ വരുന്നു, പിന്നെ പ്രപഞ്ചത്തിൽ ആഗമാനമുണ്ട്. പക്ഷെ എന്നിരിക്കലും പ്രഥമമായി ആദ്യമായി അതിനെ സ്വീകരിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ തന്നെ അതിസ്വച്ഛവും സൂക്ഷ്മവും അല്ലെങ്കിൽ സാത്വികവും എന്ന് പറയാം. സാത്വികമായ പരിണാമം, അവസ്ഥാന്തരം അല്ലെങ്കിൽ വൃത്തി, പല പേരുകളിൽ പറയും. അത് ആത്മവിഷയകമാണ്. ആ വൃത്തി എന്ന് പറയുന്നത് ആത്മാവിനെ വിഷയമാക്കുന്നതാണ്, എന്നുവെച്ചാൽ തന്നെ തന്നെ വിഷയമാക്കുന്നവനാണ്. ഭോക്താവും കർത്താവും മന്ദാവും വിജ്ഞാതാവും എല്ലാമായിരിക്കുന്ന തന്നെ അത് വിഷയമാക്കുമ്പോഴാണ് അവിടെ അഹം എന്നുള്ള സ്ഫുരണം ഉണ്ടാകുന്നത്. ആ അഹം സ്ഫുരണം ഈ പറയുന്ന അതിസൂക്ഷ്മമായ ബുദ്ധിയും ഈ ചൈതന്യവും ആത്മചൈതന്യവും രണ്ടും കൂടി താതാത്മ്യപ്പെടുന്നതാണ്, ചേർന്നിരിക്കുന്നതാണ്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊരു ചിദംശമുണ്ട്, ഒരു ജഡാംശമുണ്ട്. അത് കേവലമായ ശുദ്ധ ചിത്താണെന്ന് പറയാൻ വയ്യ, അത് ജഡമാണെന്ന് പറയാനും വയ്യ. എന്നാൽ അത് അതിസൂക്ഷ്മമാണെന്നുകൊണ്ട് അതിൻ്റെ സ്വരൂപത്തിന് മാറ്റം വരുന്നില്ല. അഹം നിശ്ചയരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ഒരിക്കലും അവിടെ ഒരു വികല്പം ഉണ്ടാകുന്നില്ല. അഹം വാ, ഞാനാണോ, അങ്ങനെ ഒരു വികല്പം ആരുടെ ബുദ്ധിയിലും ഉണ്ടാകത്തില്ല. അഹം ന, നാസ്മി, അങ്ങനെ ഒരു അജ്ഞാനം അവിടെ ഉണ്ടാകത്തില്ല. എന്നീ അഹം ത്വം അങ്ങനെ വിപരീതമായി ഒരു വിവരി അവിടെ ഉണ്ടാകത്തില്ല. അത് ഈ മൂന്ന് തരത്തിലുള്ള ദോഷവും ഇല്ലാതെ, അജ്ഞാന സംശയ വിവരങ്ങളില്ലാതെ നിശ്ചയ രൂപത്തിൽ സദാ ഇരിക്കുന്നു അഹം എന്ന്. അതിൻ്റെ ആ നിശ്ചയ സ്വഭാവം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഇത് കേവലം ജഡമായ ഒന്നല്ല, ഇത് ചൈതന്യത്തിൻ്റെ തന്നെ സ്ഫുരണമാണ്. കാരണം ചൈതന്യത്തിൻ്റെ സ്വഭാവമാണ് ആ നിശ്ചയം. പക്ഷേ നിരാകാരമായിരിക്കുന്ന ചൈതന്യത്തിൽ അഹമെന്നുള്ള ഒരു ആകാരം വരുന്നു, ഒരു രൂപം വരുന്നു, ഒരു വടിവ് വരുന്നു. അപ്പം അവിടെ എന്തോ ഒരു ജഡസംബന്ധം വന്നിരിക്കുന്നു. ചിത് ജഡസംബന്ധം, ചിത് ജഡഗ്രന്ഥി എന്നെല്ലാം പറയും. അതാണ് ഇതിൻ്റെ തുടക്കം. അതിനെ പറയുന്നു എന്താണ്? അധ്യാസം. അധ്യാസത്തിൻ്റെ നമുക്ക് അനുഭവം, ഒരു ജീവന് അനുഭവ വേദ്യമാകുന്ന ആദ്യത്തെ നിലയാണ് അഹം എന്ന് പറയുന്ന അനുഭവം. അത് നമ്മൾ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ അവിടെ മനസ്സിലാക്കിയതാണ്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നവരാണ് അവിടെ അവനിൽ പ്രകടമായി വരുന്ന, ആദ്യം പ്രകടമായി വരുന്ന ഈ ചിജ്ജട താതാത്മ്യമാണ്, അതിൻ്റെ സ്ഫുരണമാണ് അഹമെന്നുള്ള അനുഭവം. അതിനാണ് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശബ്ദങ്ങൾ പലതും ഉപയോഗിക്കും, അതിൻ്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ശബ്ദത്തിൽ തൂങ്ങി പിടിച്ചിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞു? ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അഹന്ത എന്ന് പറഞ്ഞാൽ മറ്റതല്ലേ, മനസ്സെന്ന് പറഞ്ഞാൽ അതല്ലേ എന്ന് സാങ്കേതികവാദമൊന്നും നടത്തിയിട്ട് കാര്യമില്ല. താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ബുദ്ധിസ്ഥാവ് സ്വച്ഛത്വ ആനന്ദരിയാച്ച, അതിനോട് അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞതാണ്, ചേർന്ന് നിൽക്കുന്നതാണ്. വെച്ചാൽ ആ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നതിന് പരിപക്വമായ നിലയിൽ നിൽക്കുന്നു. ആദ്യം അഹമനുഭവത്തിൻ്റെ കരണമായി അത് നിൽക്കുന്നു ഈ ബുദ്ധി. അത് എന്തുവരുന്നു? ആത്മചൈതന്യ ജ്യോതി പ്രതിച്ഛായ ഭവതി. ആ അനുഭവം എന്ന് പറയുന്നത് സ്വസ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ആത്മചൈതന്യം. ആത്മചൈതന്യ ജ്യോതിസ് ആ പ്രകാശം, സ്വരൂപപ്രകാശത്തിൻ്റെ പ്രതിച്ഛായ, പ്രതിച്ഛായയോട് കൂടിയതായിത്തീരുന്നു ബുദ്ധി. ആ പ്രതിച്ഛായ നമ്മുടെ അനുഭവം ആണ് അഹം എന്നുള്ള അനുഭവം. അപ്പോൾ ഇത് ശരിക്കും ബുദ്ധിയിൽ നിന്നാണോ തുടങ്ങുന്നത്? അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സ്വകാരണ അഭിസംബന്ധാ ചൈതന്യ അഭാസദാധ്യ. പക്ഷകാരൻ അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിലും വാർത്തികാരൻ ഒരു പടികൂടി മേലോട്ട് പോയിട്ട് പറയുന്നു, ആ ഈ പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നത് സ്വകാരണ അഭിസംബന്ധ, ഈ ബുദ്ധിക്കും ഒരു കാരണമായിട്ടുണ്ട്. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനത്തിനോടുള്ള ബന്ധം വരുന്നു. അജ്ഞാനത്തിനുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഈ സ്വസ്വരൂപത്തെ അഹന്ത നിർമുക്തമായി ഒരാളെ ബോധിക്കുന്നില്ല, തത്വമായി ബോധിക്കുന്നില്ല, അഹമായി ബോധിക്കുന്നുണ്ട്. തന്നെ രണ്ടു തരത്തിലേറെയുണ്ട്. ഒന്ന് തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നു ഞാൻ, ശ്രോതാവ് തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നു ഞാൻ. അതേസമയം അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നു. ഞാൻ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തത്വബോധമായി. ഞാനെന്നറിയുന്ന തത്വബോധമല്ല, അത് സർവപ്രാണി സാധാരണമാണ്. സർവപ്രാണികളിൽ സഹജമായി സ്ഫുരിക്കുന്നതാണ് അഹം എന്ന് പറയുന്ന ബോധം. അതിന് ശാസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യം. പക്ഷെ അതിൻ്റെ പൊരുൾ എന്താണോ അതിന് ഉപദേശത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പൊരുൾ എന്താണോ അത് നിത്യശുദ്ധ മുക്തസ്വരൂപമാണ് എന്നറിയുന്നു. അങ്ങനെ ഒരറിവില്ലാതിരിക്കുന്നിടത്തോളം കാലം അവിടെ പറയും എന്താണ്, എൻ്റെ സ്വരൂപത്തെക്കുറിച്ച് എനിക്ക് ബോധമില്ല, ഞാൻ അറിവില്ലാത്തവനാണ്, ഞാൻ അജ്ഞനാണെന്ന് പറയും. അപ്പോൾ ആ അജ്ഞാനം ആയി ഈ അഹംസ്മരണത്തിൻ്റെ, ഈ അഹം അനുഭവത്തിൻ്റെ പ്രഥമമായ കാരണം, ആദി കാരണം. തത്വബോധം ഉള്ളവന് ഈ അഹംസ്മരണം ഉണ്ടാകുമോ അതോ തത്വബോധത്തിൽ ഈ അഹംസ്മരണം നശിക്കുമോ നമ്മൾ ഇനി ചർച്ച ചെയ്യും. ഇവിടെ പറയുന്ന എന്താണ്, സ്വകർണ അഭിസംബന്ധ. ഈ അഹംസ്മരണത്തിനും കാരണമായിരിക്കുന്ന ആത്മാജ്ഞാനം, അതുമായിട്ടുള്ള ബന്ധം കൊണ്ട്, അതുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്, അജ്ഞാനവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? കാരണം ബന്ധം ഉണ്ടാവണമെങ്കിൽ രണ്ട് വസ്തുക്കൾ വേണം. പുസ്തകവും മേശയും രണ്ട് വസ്തുക്കളാണ്. അതുകൊണ്ട് പുസ്തകത്തിനും മേശയുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അതൊരു വസ്തുവല്ല. അപ്പോൾ ഒരു വസ്തുവല്ലെങ്കിൽ പിന്നെ എന്താ ബന്ധം? ബന്ധമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം ഹേതുവായി സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട് തുടർന്നു വരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്താണ് അഹം എന്നുള്ള താതാത്മ്യ അധ്യാസം, ബോധം ഉണ്ടാകുന്നു. അതതിൻ്റെ ഹേതുവാണ്. സംബന്ധം എന്ന് പറയുന്നത് അതാണ്. അതില്ലാത്തതുകൊണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞതിന് ഹേതുവായി തീരും. എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു. അറിയുന്നതുകൊണ്ട് ഞാൻ പുസ്തകത്തെ വായിക്കുന്നു, അക്ഷരങ്ങളെ ഗ്രഹിക്കുന്നു, അർത്ഥത്തെ ഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു. ഇനി ഇതിനറിഞ്ഞില്ലെങ്കിലോ? അറിവില്ലായ്മ. ഇങ്ങനൊരു വസ്തുവിനെ ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം അഭാവം അവിടെ വരും. മറിച്ച് മറ്റ് വിപരീതമായ പ്രവർത്തനങ്ങളും മനസ്സിൽ വരാം. അജ്ഞാന ഹേതുവായി. അതുപോലെ ഇവിടെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ട്. ഇവിടെ ബുദ്ധിയും ചൈതന്യവുമായിട്ടുള്ള താതാത്മ്യം വരുന്നു. അതാണ് സ്വകാരണ അഭിസംബന്ധ ചൈതന്യാഭാസദാധ്യേഹ. ബുദ്ധിക്ക് ചൈതന്യാഭാസം വരുന്നു. അഹംസ്ഫുരണം വരുന്നു എന്ന് പറഞ്ഞു അർത്ഥം. ചൈതന്യാഭാസം വരുന്നു എന്ന് പറഞ്ഞാൽ അഹംസ്ഫുരണം വരുന്നു. അത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്കുള്ള വരവിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ മറ്റു യാതൊരു തരത്തിലുള്ള പ്രപഞ്ചബോധവുമില്ല. പിന്നെ ആകെ കൈവശമുള്ള എന്താണോ തന്നെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, തന്നെക്കുറിച്ചുള്ള ബോധമില്ലായ്മ അതായിരുന്നല്ലോ സുഷുപ്തി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അവിടെ തന്നെ അറിഞ്ഞില്ല, തന്നെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. അത് മാത്രമാണ് ഉണ്ടായത്. ആ ബോധമില്ലായ്മ, ഒരു ശുദ്ധശൂന്യം, ഒന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥ. അവിടെ തന്നെയും അറിയുന്നില്ല, അന്യത്തെയും അറിയുന്നില്ല. ആ അറിവില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് അഹംസ്ഫുരണത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ എന്താ ഹേതുവായിരുന്നത് ഈ അഹംസ്ഫുരണത്തിലേക്ക് വരാൻ? അത് അറിവില്ലായ്മ തന്നെയാണ്. അതിന് മുമ്പ് കാരണം ഒന്നിനെ കാരണമെന്ന് പറയണമെങ്കിൽ അത് കാര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കണം, എന്നാലും അതിനെ കാരണമെന്ന് വിളിക്കാൻ പറ്റും. കാര്യം ഏത പൂർവവർത്തി എന്നെല്ലാം പറയും താർക്കികന്മാർ. കാര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കണം കാരണം. ഈ അഹംസ്ഫുരണത്തിന് എന്താ കാരണം? കാരണം അതിനു മുമ്പ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് കാരണമായി പറയുന്നത്? അജ്ഞാനം, സ്വരൂപബോധമില്ലായ്മ. ആ സ്വരൂപബോധമില്ലായ്മ അതൊരു ഹേതുവായിട്ട് അവിടെ സ്വീകരിക്കേണ്ടി വരുന്നു. കാരണം ആ അവസ്ഥ കടന്നാണ് താൻ ഇങ്ങോട്ട് വരുന്നത്. അറിവില്ലായ്മയിൽ നിന്നാണ് ഈ അറിവിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരു അറിവില്ലായ്മയെ സ്വീകരിച്ചേ പറ്റൂ. ആ അറിവില്ലായ്മയെന്ന് പറയുന്നതും തൻ്റെ ഒരു അനുഭവം തന്നെയാണ്. പക്ഷെ അതിന് ജാഗ്രത അനുഭവം എന്ന് വിളിക്കാൻ പറ്റും, ജാഗ്രതയിലെ അനുഭവം എന്ന് വിളിക്കാൻ പറ്റും. കാരണം ജാഗ്രതത്തിനും അറിവില്ലായ്മയുടെ അനുഭവമുണ്ട്. പക്ഷേ അവിടെ അതിന് ജാഗ്രത അനുഭവം എന്ന് പറയും. സുഷുപ്തിയിലും അതാണ്, അറിവില്ലായ്മയാണ്. പക്ഷെ അതിന് ജാഗ്രത അനുഭവം എന്ന് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഇത്, ആ അറിവില്ലായ്മ എന്ന് പറയുന്നതിന് പൊതുവെ സാക്ഷിഭാസ്യം എന്ന് പറയുന്നതാണ്. അറിവിൽ അതിന് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ അത് ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, സ്വരൂപ ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ സ്വരൂപ ചൈതന്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. എന്നാൽ ജാഗ്രതത്തിലെ അങ്ങനെ വ്യവഹാരമുണ്ട്, ഞാൻ അറിവില്ലാത്തവനാണ്, അജ്ഞനാണ് എന്നുള്ള വ്യവഹാരമുണ്ട്. അജ്ഞനാണ് എന്നുള്ള വ്യവഹാരം ഉള്ളതുകൊണ്ട് ഇത് അറിവിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചാലല്ല. എന്തുകൊണ്ട്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, വെളിച്ചത്തെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല. എന്നാൽ അജ്ഞാനം തന്റെ അനുഭവമാണല്ലോ, ഞാൻ അജ്ഞനാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ അജ്ഞാനത്തിന് ആശ്രയം എന്താണ്? അവൻ്റെ അവിടെ അത് സാക്ഷിഭാസ്യം എന്ന് പറയുന്നു. ആ കേവലമായ ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അത്. അപ്പോൾ അതിൻ്റെ സ്വരൂപം എന്താണ്? അതിന് സ്വരൂപമില്ല. ഒരു വസ്തു നിൽക്കുന്നത് പോലെ അത് നിൽക്കുന്നില്ല. പിന്നെയോ അത് അറിവിൻ്റെ ഇല്ലായ്മയാണ്. അറിവിൻ്റെ ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അത് അവസ്തുവായി. അതാണ് ആ സുഷുപ്തിയിലെ അറിവില്ലായ്മ എന്ന് പറയുന്നത്. ജാഗ്രതത്തിലെ അറിവില്ലായ്മ പോലെ അത് അറിവിന് വിഷയമായിരിക്കുന്ന ഒന്നല്ല. എന്നാൽ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന അറിവില്ലായ്മയാണ്. അതിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു. അതിന് കൂടുതൽ നിരൂപണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അവ്യക്തതയിലേക്ക് പോകും. അതുകൊണ്ടാണ് സുഷുപ്തിക്ക് അവ്യക്തം, അവ്യവഹാര്യം എന്നെല്ലാം പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഈ ബുദ്ധി അത് അഹംസ്ഫുരണത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു, സ്വകാരണ വിസംബന്ധ ബുദ്ധി അതിൻ്റെ കാരണമായിരിക്കുന്ന അറിവില്ലായ്മ അതും മായിട്ടുള്ള സംബന്ധം വരുന്നു. എന്നുവെച്ചാൽ അത് ഹേതുവാണ്. ആ അറിവില്ലായ്മയിൽ നിന്നാണ് ഈ അറിവിലേക്ക് വന്നത്. അപ്പോൾ ഈ അറിവാകുന്ന കാര്യത്തിന് അഹംസ്ഫുരണത്തിന് മുമ്പ് കാരണമായ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അറിവില്ലായ്മ അവസ്തുവാണ്, വസ്തുവല്ല. അതുകൊണ്ട് അതിനെ സ്വീകരിക്കാം. അതിനെ കൂടുതൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? എന്തായിരുന്നു അപ്പോൾ അറിവില്ലായ്മ? അത് ആ ചൈതന്യ ജ്യോതിസ് തന്നെയായിരുന്നു. ഈ രൂപാന്തരത്തെ പ്രാപിക്കാത്ത, അധ്യാസത്തെ പ്രാപിക്കാത്ത കേവലമായ ആ ചൈതന്യ ജ്യോതിസ് തന്നെയാണ്. അതിനും നന്യമായിട്ട് അവിടെ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നില്ല. ശരി, എന്നാൽ പിന്നെ അതിന് കേവല ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പോലെ പറയാം, വിരോധമൊന്നുമില്ല. അത് സംപ്രസാദനായ കേവലമായ ജ്യോതിസ്സാണ്. അങ്ങനെ പറയുന്നതിന് ഏതൊരു ദോഷമില്ല. പക്ഷേ ഈ മനുഷ്യന്റെ ബുദ്ധി ഈ കാര്യകാരണ ബന്ധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിനൊരു കാരണം ചോദിക്കും. എന്താ കാരണം? ഈ ബുദ്ധിയിൽ ഈ ചൈതന്യ ഛായ വരുന്നതിന് എന്താ കാരണം? അപ്പോൾ ഒരു കാരണത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി അവിടെ പറയുന്നു. എന്താണ് അവിടെ? അറിവില്ലായ്മ അങ്ങനെ ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നു, സുഖം മഹം അസ്വാപ്സം എന്ന കെഞ്ചിത് അഭേദിഷം, ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്നെല്ലാം പറയുന്നു. ഇത്തരം വ്യവഹാരങ്ങൾ, ഇത്തരം ജാഗ്രത് വ്യവഹാരങ്ങൾ, ഇതൊന്നും സുഷുപ്തന്റെ വ്യവഹാരമല്ല. ജാഗ്രത് വ്യവഹാരങ്ങളെ ആശ്രയിച്ച് സുഷുപ്തിയിലും പറയേണ്ടി വരും. ഒരു അറിവില്ലായ്മയെ നമുക്ക് കൽപ്പിക്കേണ്ടി വരും. അപ്പോൾ കേവലമായ ആ ചൈതന്യത്തിൽ ജാഗ്രതയിലിരുന്ന് കൽപ്പിക്കുന്നതാണ് ആ അറിവില്ലായ്മ. ആ അറിവില്ലായ്മയെ ഈ പ്രഥമ സ്ഫുരണത്തിന്റെ ഹേതുവായി സ്വീകരിക്കുന്നു വാർത്തികാർ. അതുകൊണ്ട് പറയുന്നു, കർണാഭിസംബന്ധ ചൈതന്യാഭാസത അദ്ദേഹ. അതുകൊണ്ട് ഈ ബുദ്ധിക്ക് ചൈതന്യാഭാസമുണ്ട്, ചൈതന്യ അനുഭവം ഉണ്ടെന്ന് വേണമെങ്കിലും പറയാം. മഹംസ്ഫുരണം സംഭവിക്കുന്നു. ജായതേതോ അഭിമാനോ അസ്യാം ജായതേ മഹതാമതി. അതുകൊണ്ട് ഈ ബുദ്ധിയിൽ അഭിമാനം ഉണ്ടാകുന്നു. ബുദ്ധിയിൽ അഭിമാനം ഉണ്ടാകുന്നു എന്ന് പറയുന്ന അഹംസ്ഫുരണം ഉണ്ടാകുന്നു. ഈ അഹംസ്ഫുരണം ആർക്കാ ഉണ്ടാകുന്നു? പറയുന്നു മഹതാമപി, ഭാഷയത്തിൽ പറയുന്നു. തേനഹി വിവേകിനം അപി, വിവേകികൾക്ക് കൂടി. അപി എന്ന് പറഞ്ഞാൽ കൂടി എന്ന് പറഞ്ഞാൽ അവിവേകിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ വിവേകികൾക്കും ഉണ്ടാകുന്നു അവസ്മരണം. തത്വജ്ഞാനികൾക്കും ഉണ്ടാകുന്നു. എങ്ങനെയാണോ അജ്ഞാനിക്ക് അഹംസ്മരണം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ തത്വജ്ഞനും വിവേകിക്കും. അവിടെ വിവേകിനാം എന്ന് പറഞ്ഞു, ഇവിടെ മഹതാം അപി, മഹത്തുക്കൾക്കും അഹംസ്മരണം ഉണ്ടാകുന്നു. അല്ല പറയുന്നു, അപ്പൊ മഹാത്മാക്കൾക്കോ അഹന്തയുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞു വരുന്നതാണ് വിവേകിനാം അപി. അപ്പൊ പിന്നെ മഹാത്മാക്കൾ ഉപദേശിക്കുന്ന അഹന്ത പോണം. അപ്പൊ സ്വന്തം അഹന്ത വെച്ചുകൊണ്ടാണ് ഇത് ഉപദേശിക്കുന്നത്. ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു വിവേകിനാം അപി. ഇവിടെ പറയുന്ന എന്താണ്? സഹജമായ അഹന്ത. ഈ സഹജമായ അഹന്ത ഇല്ലാതാകുക എന്ന് പറയുന്നത് അതിന് മഹാത്മാവ് ആകേണ്ട കാര്യമൊന്നുമില്ല. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞല്ലോ, ഈ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്ന ആ ബുദ്ധിയുടെ സ്ഫുരണ രൂപത്തിലുള്ള അഹന്ത, അതില്ലാതാകുന്നതിന് വേണ്ടിയിട്ട് വേദാന്ത ശ്രവണമോ സാധനങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഉറങ്ങിയാൽ മതി. ഉറക്കത്തിൽ ആർക്കെങ്കിലും അഹംസ്ഫുരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ സഹജമായി തന്നെ, എങ്ങനെയാണോ ഇത് സഹജമായി സ്ഫുരിക്കുന്നത് ജാഗ്രത്തിൽ, അതുപോലെ തന്നെ സഹജമായി അതില്ലാതാകുന്നതാണ് സുഷുപ്തി. അഹന്ത ഇല്ലാതാകുന്നതിന് ഒരു സാധനയുടെ ആവശ്യമില്ല. അത് സഹജമായി ഉണ്ടാകുന്നു, സഹജമായി ഇല്ലാതാകുന്നു. സഹജമായി ഉണ്ടാകുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മഹാത്മാക്കൾക്കും വിവേകിനാം അപി തത്ര ആത്മാഭിമാന ബുദ്ധി പ്രഥമ. ആത്മാഭിമാന ബുദ്ധി അഹംസ്ഫുരണം അത് ഉണ്ടാകുന്നു. ഉറക്കത്തിലേക്ക് പോകുന്നു ആരായാലും. ജാഗ്ര സ്വപ്ന സുഷുപ്തി ഈ മൂന്നവസ്ഥകളും സർവജീവന്മാർക്കും പൊതുവായിരിക്കുന്നതാണ്, സാധാരണയായിരിക്കുന്നതാണ്. അതിലേക്ക് പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, അഹസ്ഫുരണത്തോടുകൂടി വരുന്നു, അഹസ്ഫുരണത്തെ ഉപേക്ഷിക്കുന്നു. ഇതിൽ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഒരു ഭേദമില്ല. പിന്നെ അഹന്ത പോണമെന്ന് ഉദ്ദേശിക്കുന്നത് അഹന്ത ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നത് പറയുന്നില്ല. അമാനിത്വം, അദംഭിത്വം തുടങ്ങിയ സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ലൗകികമായ അഹന്ത, അഹന്തയുടെ ത്യാഗത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സഹജമായ അഹന്തയുടെ ത്യാഗത്തെയാണ്, ലൗകികമായ അഹന്തയുടെ ത്യാഗത്തെ. എങ്ങനെയാണ്? എനിക്ക് സമ്പത്തുണ്ട്, അപ്പോൾ അതിൽ അഭിമാനം വരുന്നു, ഞാൻ വലിയ സമ്പന്നനാണ്. ഈ അഹന്തയെ ത്യജിക്കണം. എനിക്കിനി കാര്യമായ സമ്പത്തൊന്നുമില്ല, അല്പം ചില്ലറ കയ്യിലുള്ളൂ, എന്നാലും എനിക്ക് അഭിമാനം വരും, ഞാൻ വലിയ സമ്പന്നനാണ്. അതിനെയും ത്യജിക്കണം. ഉള്ളവനും ഇല്ലാത്തവനുമുള്ള അഭിമാനം. വിദ്യ, എൻ്റെ കയ്യിൽ വിദ്യയുണ്ട്, ഉടനാലും എനിക്ക് അഭിമാനം വരുന്നത് ഞാൻ വിദ്വാനാണോ? അത് ഉപേക്ഷിക്കണം. എന്തെങ്കിലും വിദ്യയൊന്നുമില്ല, മൂഢനാണ്, എന്നാലും എനിക്ക് അഭിമാനം വരാം ഞാൻ വലിയ വിദ്വാനാണ്, അതും ഉപേക്ഷിക്കണം. ഇങ്ങനെ ഉണ്മയിലും ഇല്ലായ്മയിലും സത്യത്തിലും മിഥ്യയിലുമുള്ള അഭിമാനം, ഈ അഭിമാനങ്ങളെയാണ് അഹന്താത്യാഗം, ഇല്ലായ്മ ചെയ്യേണ്ട അഹന്ത എന്നുള്ളതുകൊണ്ട്. അതുപോലെ തൻ്റെ ശരീരത്തിന് എന്തിന്? ഇത് സ്ഥൂലമായ ശരീരത്തിന്, കർണത്തിൽ, കർണസാമർഥ്യങ്ങളിൽ, പിന്നെ ബുദ്ധിയിൽ സുഖം ദുഃഖം ഇതിലെല്ലാം വരാമല്ലോ അഹന്ത. അതുപോലെ സുഖമുണ്ട്, അതുകൊണ്ട് ഞാൻ സുഖിയാണ്, അഭിമാനമാണ് അതിനെ ഉപേക്ഷിക്കുന്നത്. ദുഃഖമുണ്ട്, അതുകൊണ്ട് ഞാൻ ദുഃഖിയാണ്. കാമ, ക്രോധ, ഭയ, ലജ്ജ, ഈർഷ്യ തുടങ്ങിയ അന്ധകരണ വികാരങ്ങളിലെല്ലാം അഭിമാനമുണ്ട്. ഈ അഭിമാനങ്ങളെല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത്, ലൗകികമായ അഹന്ത എന്ന് പറയുന്നതിനാണ്. അപ്പൊ ലൗകികമായ അഹന്തകളെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു? അത് ഒരാൾക്ക് സാധന കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്, വിവേകം കൊണ്ട് അത് സാധിക്കുന്ന കാര്യമാണ്. ലൗകിക അഹന്താത്യാഗം, സഹജമായ അഹന്തയെ ത്യജിക്കാൻ വിവേകിന അഭി, വിവേകികൾക്ക് കൂടി സാധ്യമല്ല. എന്താ വിവേകിക്ക് ത്യജിച്ചാൽ എന്ന് ചോദിച്ചു? കാരണം അത് സഹജമായതുകൊണ്ടാണ് ത്യജിക്കാൻ വയ്യാത്തത്. മാത്രമല്ല, എന്താണോ ഈ ജാഗ്രത സ്വപ്ന വ്യവഹാരങ്ങളെല്ലാം ഈ അഹന്തയെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. ജാഗ്രത വ്യവഹാരം, സ്വപ്ന വ്യവഹാരം, അഹന്തയില്ലെങ്കിൽ അവിടെ വ്യവഹാര സാധ്യമല്ല. അഹം എന്നുള്ള ബോധത്തെ ആശ്രയിച്ച്, ഈ പറയുന്ന പ്രഥമസ്മരണത്തെ ആശ്രയിച്ചിട്ടാണ് തുടർന്ന് വരുന്ന എല്ലാ വ്യവഹാരങ്ങളും, കായികം, മാനസികം, വാചികം എല്ലാം നടക്കുന്നത്. ഇതൊരു വാസ്തവമാണ്. അപ്പോൾ അതിനെ ആർക്കും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അത് സഹജമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരാൾ പറയുന്നു, അങ്ങനെയല്ല, അഹന്തയെ എന്റെ ഗുരു ഉപേക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് സമാധി. സമാധിയിൽ അതിനെ ഈ അഹന്തയെ അവിടെ ഉപേക്ഷിച്ചു. ശരി, ഗുരു ജീവിച്ചിരിപ്പുണ്ടോ? ഗുരു ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോഴും സമാധിയിലാണോ? അതേ സമാധിയിൽ നിന്ന് ഉണർന്നോ? ഉണർന്നു. ഉണർന്നപ്പോൾ വീണ്ടും വന്ന അഹന്ത. എന്തുകൊണ്ട്? വ്യവഹാരം അഹന്തയെ ആശ്രയിച്ചെന്നതിന് പറ്റും. സമാധിയിലിരുന്നപ്പോൾ അഹന്തയെ ഒതുക്കി വെച്ചു, ശരിയാണ്. പക്ഷെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ വീണ്ടും അത് സ്ഫുരിച്ചു വരും. അങ്ങനെ വ്യവഹാരം സാധ്യമാകും. അല്ലെങ്കിൽ അവന് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരാത്തതുപോലെ ഇരിക്കും. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നെങ്കിൽ അവിടെ അഹന്തയില്ല. സമാധി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്രിമ സമാധിയാണ്. കൃത്രിമ സമാധി എന്ന് വെച്ചാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, ഇത്രയും അഭ്യാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമാധി. അത് കൃതകമാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് വിധാനം സംഭവിക്കുന്നത്, അതിന് പിടിവിട്ടുപോകും, വീണ്ടും ജാഗ്രതയിലേക്ക് വരേണ്ടി വരും. അതിന് സ്ഥിരം ഇരിക്കാൻ പറ്റത്തില്ല. ജാഗ്രത വന്നോ, വ്യവഹാരമായി അഹം സ്മരിക്കുന്നു, അതിനെ അഹന്തയെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? ഈ ലൗകിക അഹന്തയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ സഹജമായ അഹന്തയെ കൃത്രിമ സമാധി കൊണ്ട് സാധ്യമല്ല, ഇല്ലാതാക്കാൻ സാധ്യമല്ല. ഇല്ലാതാക്കിയാലും അത് വീണ്ടും വരും. അത് മരത്തിൻ്റെ ആൽവൃക്ഷത്തിൻ്റെ ചുവട് വെട്ടിക്കളയും പോലെയാണ്, വേരിൽ നിന്ന് വീണ്ടും കിളിർത്ത് വരും. എത്ര വെട്ടിയാലും വീണ്ടും കിളിർത്ത് വരും. നിശേഷവനെ നശിപ്പിക്കാൻ കൃത്രിമ സമാധി കൊണ്ട് സാധ്യമല്ല, ഉണ്ടാക്കിയെടുക്കുന്ന സമാധി കൊണ്ട് സാധ്യം, സഹജമായതുകൊണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അദ്വൈതികൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഈ അഹന്ത അദ്വൈതത്തിനും പറയുന്നു അഹന്ത നിരാസം എന്നൊക്കെ പറയും. അത് കേവലമായ ഈ ലൗകിക അഹന്തയുടെ നിരാസം മാത്രമാണോ? ഈ പറയുന്ന സഹജമായിരിക്കുന്ന അഹന്തയുടെ നിരാസം എന്താണ്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അദ്വൈതത്തിനും പറയുന്നുണ്ട് ഇതിനൊക്കെ. അദ്വൈതത്തിൽ അഹന്ത നിരാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ നടക്കാത്ത കാര്യമല്ല. അഹന്ത ഇല്ലാതാക്കും, ഞാൻ അഹന്തയില്ലാതെ ജീവിക്കുന്നു, എന്നിൽ അഹന്ത ലേശവുമില്ല, അഹമെന്നുള്ള സ്ഫുരണമില്ലെന്നാണോ എന്റെ അർത്ഥം? അഹസ്ഫുരണമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വ്യവഹരിക്കുന്നു, അതിനെന്താ സമാധാനം പറയുന്നു? അഹത്തെ ആശ്രയിച്ച് വ്യവഹാരം നടക്കും. ചിലവരെ അങ്ങനെയല്ല, എന്റെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അഹം എന്ന് പറയുന്നത് സർവരിലും ഇരിക്കുകയാണ്. അഹം എല്ലാവരിലും അഹമിരിക്കുകയാണ്. എന്നുവെച്ചാൽ കേവലം ഗുരുവിന്റെ ആ ശരീരത്തിന് മാത്രമല്ല, എല്ലാ ശരീരങ്ങളിലും ഇരിക്കുകയാണ്. അത് വലിയ അപകടം ചെയ്യും. എന്നുവെച്ചാൽ ഗുരുവിന് പ്രഷറില്ല, അടുത്ത ഒരുത്തിന് പ്രഷറുണ്ട്. അപ്പൊ ഗുരുവും പ്രഷറിന്റെ മരുന്ന് കഴിക്കേണ്ടി വരും. കാരണം ഗുരുവിനും എന്താണ്, അടുത്തവന്റെ ശരീരത്തിനും തന്റെ അഹന്ത ഇരിക്കുകയാണ്. ഗുരു ഭക്ഷണം കഴിച്ച് ദഹിച്ചു, പക്ഷെ അടുത്തിരിക്കുന്നവന് ദഹനക്കേട് വന്നു, ഗുരുവിനും മരുന്ന് ദഹനക്കേട്. കാരണം അഹന്ത എല്ലായിടത്തും ഇരിക്കുകയാണ്. എന്തുകൊണ്ടാ ഈ ശരീരത്തിൽ ദഹനക്കേട് വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത്? ഇതിൽ അഹംബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ഈ അഹംബുദ്ധി ഒരിടത്തിരുന്നാൽ തന്നെ എന്ത് ശല്യമാണ്, ഇതെല്ലാ ശരീരത്തിനും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ മനുഷ്യന്റെ വ്യവഹാരമല്ല പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ വ്യവഹാരം ഗുരുവിൽ വന്നു ചേരും. അതുകൊണ്ട് അഹംബുദ്ധി അത് മൂഢന്മാരുടെ ഭാവനയാണ്. അങ്ങനെ ഒരു അഹംബുദ്ധിയൊന്നും ഉണ്ടാകത്തില്ല ഒരിടത്ത്. അഹംബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി അത് തന്നെ തന്നെ നിൽക്കുന്ന കാര്യമാണ്. സർവത്രയും ഒന്നും അത് ഇരിക്കത്തില്ല, അവനവനെ തന്നെ ഇരിക്കും. അപ്പം ആ അഹംബുദ്ധിയെ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന അദ്വൈതികൾ കൈകാര്യം ചെയ്യുന്നത്? അദ്വൈതി അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ തത്വബോധം അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല മറ്റാർക്കും അത് കൈകാര്യം ചെയ്യാനും സാധ്യമല്ല. എന്താണ് ഈ അഹത്തിന്റെ പുരൾ, എന്താണ് അഹത്തിന്റെ തത്വം എന്ന് ഗ്രഹിക്കുന്നു. ശരി, അഹത്തിന്റെ തത്വം എന്തെന്നാണ് ഗ്രഹിക്കുന്നത്? അഹത്തിന്റെ തത്വം അത് സ്വസ്വരൂപമാണ്, അത് സച്ചിദാനന്ദമാണ് എന്ന് ഗ്രഹിക്കുന്നു. ശരി, ഇങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അഹംബോധം പോകുമോ? ഇല്ല. പിന്നെന്താ അഹംബോധത്തിന് വരുന്ന വ്യത്യാസം? അവിടെ പറയുന്ന എന്താണ്, അവിടെ അഹന്ത നിരാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ അഹന്ത ബാധ എന്ന് പറയും, അഹത്തിന്റെ ബാധ. തത്വബോധത്തിൽ അതിനെ നിരാകരിക്കുന്നു. അഹമെന്ന് പറയുന്ന അനുഭവത്തെ നിരാകരിക്കുകയല്ല, അഹമെന്ന് പറയുന്ന അനുഭവത്തെ ബാധ സംഭവിക്കുന്നു. അതിന് പ്രസിദ്ധമായ ഉദാഹരണമാണ് മരുമരിചികയുടെ ഉദാഹരണം. അത് അഹമെന്ന് പറയുന്ന അനുഭവത്തെ തുടങ്ങുന്നു. അവിടെ ജലം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാലും ജലത്തിന്റെ പ്രതീതി എങ്ങനെയാണോ നിലനിൽക്കുന്നത്, അതുപോലെ തത്വജ്ഞനും അഹത്തിന്റെ പ്രതീതിയെ നിരാകരിക്കുന്നില്ല. അത് നിരാകരിച്ചാൽ വ്യവഹാര സാധ്യമല്ല, അതൊരിക്കലും സംഭവിക്കത്തില്ല. അത് അഹം സ്ഫുരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതയില്ല, സുഷുപ്തിയായി മരണവുമല്ല, സുഷുപ്തിയാണ്. പിന്നെ എന്തുകൊണ്ട് അവിടെ അഹംസ്മരണമില്ല? അങ്ങനെ മരണവും സംഭവിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ തത്വം എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റും. അഹത്തിൻ്റെ തത്വം എന്താണ്? അതാണ് അഹന്ത നിരാസം എന്നുള്ളതുകൊണ്ട് അദ്വൈതത്തിൽ ഉദ്ദേശിക്കുന്നു. അല്ലാതെ യോഗി പറയുന്ന പോലെ അതിനെ നിരോധിച്ച് നിരോധിച്ച് അഹംവൃത്തിയെ നിരോധിച്ച് കൃത്രിമമായ മനസ്സിന്റെ ഒരവസ്ഥയിൽ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിലിരിക്കുകയോ അല്ലെങ്കിൽ അഹം ഇല്ല അഹത്തെ നിഷേധിച്ചിരിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ല. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാം, എനിക്ക് അഹംബോധമില്ല പറയുന്നതിന്, അങ്ങനെ പറയുന്നതിന് വ്യാഘാത ദോഷമുണ്ട്. കാരണം അഹംബോധം ഉള്ളതുകൊണ്ടായിരുന്നു പറയുന്നത്, ഈ പറയാൻ പറ്റത്തില്ല. അതിന് ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അവിടെ അഹംബോധമില്ലാതുകൊണ്ട് അവിടെ പറയാനും പറ്റുന്നില്ല. സുഷുപ്തി, മൂർച്ഛ, സമാധി തുടങ്ങിയ അവസ്ഥകളിലൊന്നും അഹംബോധമില്ല, അതുകൊണ്ട് അവിടെ ഒന്നും പറയാനും പറ്റുന്നില്ല. മറിച്ച് ജാഗ്രതയിലേക്ക്, അവിടെ നിന്നെല്ലാം തിരിച്ച് ജാഗ്രതയിലേക്ക് വരുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവിടെ അഹം സ്വീകരിക്കുന്നു. അതിന് ഒരു വ്യത്യാസം പറയും, എന്താണ്? അവിടെ സമാധിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അഹംബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. സുഷുതി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അഹംബോധം അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ടെന്ന്. സമാധി എന്ന് പറയുമ്പോൾ കൃത്രിമ സമാധി. ആ കൃത്രിമ സമാധിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അഹംബോധം നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അഹംബോധം നഷ്ടപ്പെടണമെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചു വന്നു? എന്താ, ആരാ തിരിച്ചു കൊണ്ടുവന്നു? തിരിച്ചു കൊണ്ടുവന്ന ആരാണ്? വിധാനം എന്ന് പറയുന്നതിലേക്ക് സമാധിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ആരാണ്? ഈ അഹമല്ലാതെ മറ്റെന്താ അവളെ തിരിച്ചു കൊണ്ടുവരാൻ? അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഞാൻ ഇതുവരെ സമാധിസ്ഥനായിരുന്നു. ഏതുപോലെ? ഞാൻ ഇതുവരെ ഉറക്കത്തിലായിരുന്നു. അവിടെ ആരാ പറയുന്നത്? നമ്മൾ മരിച്ചു എന്ന് കരുതി ഈ അഹന്ത തന്നെയാ പറയുന്നത്, ഞാൻ ഇതുവരെ ഉറക്കത്തിലായിരുന്നു. സമാധിയിൽ നിന്ന് വരുന്നവനും പറയുന്നു, ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് പോലെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കും ആ അവസ്ഥ അനുഭവിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും തിരിച്ചു വരാം. അപ്പോൾ അഹം അവിടെ നശിക്കുന്നില്ല എന്നാണ്. അല്ല, അവിടെ സമാധിയിൽ നിന്ന് തിരിച്ചു വന്ന അഹം അത് നശിച്ച അഹമാണ് എന്നാണ് പറയുന്നത്. നശിച്ച അഹം ശരിയാണ്, നശിച്ച അഹം തന്നെ. പക്ഷെ പുനർജന്മം ഉണ്ടായെന്നേ ഉള്ളൂ, അത് സംഭവിച്ചതേ ഉള്ളൂ. കാരണം മരിച്ചിട്ടല്ല സംസാരിക്കുന്നത്, ജീവിച്ചിട്ടാ സംസാരിക്കുന്നു. അല്ലെ, ഉണർന്നിരുന്ന സംസാരിക്കുന്നു. അവിടെ അഹത്തിന്റെ സ്ഫുരണത്തെ ആശ്രയിച്ചാണ്. അഹത്തിന് പറഞ്ഞല്ലോ, അത് നിശ്ചയാത്മികയാണ്, അനേക സ്വഭാവമാണ്. അതിന് രണ്ട് സ്വഭാവമുണ്ട്. ഒരു സ്വഭാവമുള്ള എന്താണ്? അഹം സ്ഫുരണത്തിന് ഒരിക്കലും മാറ്റം വരുന്നു, ഏകരൂപത്തിലാണ്. അത് ചത്തെന്ന് പറഞ്ഞാലും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ഏകരൂപത്തിലാണ്. അഹമെന്നുള്ള ഏകരൂപത്തിൽ തന്നെ അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജാഗ്രത വിശേഷിച്ച് പറയുക, സമാധി, സുഷുപ്തി എല്ലാം ഒഴിവാക്കാൻ വേണ്ടി പറയണം. ഈ ജാഗ്രത്തിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അഹം സ്ഫുരണത്തോടു കൂടിയേ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത്, എന്താണ്? വിവേകിനാം അപി, അവിവേകിക്ക് മാത്രമല്ല വിവേകികൾക്കും. ഞാനത് അത്രയും വിശദീകരിച്ച് പറയാൻ കാരണം, അങ്ങനെ തത്വബോധമുള്ളവനും പിന്നെ അഹംബോധമില്ല എന്നൊക്കെ ചിലർ പറയും. തത്വബോധമുള്ളവനെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം ആ അഹം സ്ഫുരണത്തിൻ്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവനെന്നാണ് എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അവിടെ അഹം സ്ഫുരണമില്ല എന്നതിനർത്ഥമില്ല. അഹംസ്ഫുരണമില്ല എന്നൊരുവൻ പറയുന്നത് എനിക്ക് നാക്കില്ല എന്ന് പറയും പോലെയാണ്. അഹംബോധമുണ്ട്. പിന്നെ അഹന്തയെ നിരാകരിക്കുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ലൗകിക അഹന്തയെ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ അഹന്തയെ നിരാകരിക്കുന്നതിന് സമാധി ഒരു ഉപായമാണോന്ന് ചോദിച്ചാണ്. സമാധിയിലേക്ക് അഹന്ത ഏതെങ്കിലും തരത്തിൽ സമാധിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ അഹന്തയെ ഇല്ലാതാക്കാം. പക്ഷേ അത് മൂർച്ഛയിലും സുഷുപ്തിയിലും ഒക്കെ സംഭവിക്കും. വളരെ പ്രയാസപ്പെട്ട് സമാധി പോയ അഹന്തയെ നിഷേധിച്ചാലും സഹജമായി തന്നെ സുഷുപ്തിയിലും അത് സംഭവിക്കും, മൂർച്ഛയിലും അത് സംഭവിക്കും. വ്യത്യാസമുണ്ട്. എന്താണ്, സമാധിയുടെ അനുഭവം വേറെയാണ്, അതിനോട് വിയോജിപ്പില്ല. പലതരത്തിലുള്ള സമാധികളുണ്ട്, പലതരത്തിലുള്ള സമാധി, പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. സമാധിയിലെ അനുഭവ വ്യത്യാസത്തെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ജാഗ്രതത്തിലെ അഹം അനുഭവത്തെ കുറിച്ചാണ്. എന്താണത്, അതെങ്ങനെ നിലനിൽക്കുന്നു, അതിൻ്റെ ഇല്ലായ്മയുണ്ടോ, ഇല്ല. അതാണ് അത്, ജാഗ്രത സ്വപ്ന ഈ രണ്ടവസ്ഥകളും ഉള്ളിടത്തോളം കാലം. അത് ചെല്ലു പറയും അങ്ങനെയല്ല, എന്റെ ഗുരു ഇങ്ങനെ സമാധിയിലിരുന്നു, അങ്ങനെ സമാധിയിലിരിക്കെ തന്നെ ശരീരം വിട്ടുപോയി, മരിച്ചുപോയി. പിന്നെ ഇങ്ങോട്ട് വന്നില്ല, അപ്പൊ പിന്നെ അഹന്ത എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കും. ഞങ്ങളെപ്പോലെയുള്ള ഭാഗ്യവാന്മാർ, ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർ ചിലപ്പോൾ ഉറക്കത്തിലും മരിക്കും, സുഖമായിട്ട് ഉറങ്ങിക്കിടക്കും, പിന്നെ ഉണരത്തില്ല. പറയാ ഉറക്കത്തിൽ തീർന്നു പോയി, ഹാർട്ട് അറ്റാക്ക്. അപ്പൊ അതിന് ഈ സമാധി എന്ന് വിളിക്കും, ഉറക്കത്തിൽ മരിച്ചാലും. സമാധി മരിച്ചാലും ഉറക്കത്തിൽ മരിക്കും പോലെ ഉള്ളൂ. അജ്ഞാനനാശം സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും ജനിക്കും എന്നാണ്, വീണ്ടും ജാഗ്രതത്തിലേക്ക് വരേണ്ടി വരും, ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു വലിയ കാര്യമൊന്നുമില്ല. നല്ല പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ സമാധി പോയാൽ ചിലപ്പോൾ തട്ടിപ്പോകും, തിരിച്ചു വരാൻ പറ്റിയില്ലെന്ന് വരും, സംഭവിച്ചുകൂടാ. നല്ല ഉറക്കത്തിന് സംഭവിക്കും. അപ്പോൾ ഒരുപാട് പേര് ഉറക്കത്തിൽ മരിക്കുന്നുണ്ട്, അതൊരു ഭാഗ്യമാണെന്ന് പറയും. പിന്നെ ആ സമയത്തൊന്ന് ഉണരുന്നു എന്നുള്ള കാര്യം ഉറപ്പില്ല, ചിലപ്പോൾ ഒന്ന് ഉണർന്നിട്ടായിരിക്കും മരിക്കും. ഇതാരുകളുടെ പിന്നീട് വേറെ ആർക്കും ഒന്നും അറിയാൻ പറ്റുമോ, ഉറക്കത്തിൽ നിന്ന് തന്നെ മരിച്ചോ അതേ പിന്നെ ഒന്ന് ഉണർന്നിട്ടാണോ അത് അവർക്ക് അറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ ദൃഷ്ടിയിൽ ഉറക്കത്തിലും മരിക്കുന്നു, സമാധിയിലും മരിക്കുന്നു. ആ സമയം സമാധി പോയാലും മരിക്കുന്നതിനൊന്നും ഒന്ന് കിടച്ചോ എന്ന് ആർക്കറിയാം, അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. മരിച്ചു എന്നുള്ള കാര്യം മാത്രം ഉറപ്പ്. അതൊക്കെ മൂഢമായ ബാലിശമായ ചിന്താഗതികളാണ്. ഇവിടെ എന്താണ് ഈ മൂന്നവസ്ഥകൾ, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ വിദുഷാമഭി വിദ്വാനുകൂടിയും ഈ അഹം അനുഭവം നിൽക്കുന്നു. അത് എന്തുകൊണ്ട് നിൽക്കുന്നു? അത് സഹജമായതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ എന്തിനാണ് ചർച്ച ചെയ്യുന്നു, എന്താണ് അതിൻ്റെ തത്വം, എന്താണ് അതിൻ്റെ പരമാർത്ഥം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അഹം അനുഭവത്തിനൊരു പരമാർത്ഥമുണ്ട്. അപ്പൊ തത്വജ്ഞാനി എന്താ ചെയ്യുന്നത്, ആ അഹം അനുഭവത്തിന്റെ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നു. ആ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നവന് ഈ അഹം സ്ഫുരണം ജാഗ്രതത്തിൽ ഇങ്ങനെ തുടർന്നാലും സുഷുതിയിൽ ഈ അഹം സ്ഫുരണം അവസാനിച്ചാലും സ്വപ്നത്തിൽ ഈ അഹം സ്ഫുരണം മറ്റു പല ഭാവങ്ങളെ കൈക്കൊണ്ടാലും ഇനി മറ്റു ശരീരങ്ങളിൽ പ്രാണി തിരി ശരീരങ്ങളിൽ നാനാതരത്തിൽ ഈ അഹംസ്ഫുരണങ്ങൾ സംഭവിച്ചാലും പ്രശ്നമൊന്നുമില്ല. അത് എന്താണ്, ഈ ചിത്തിന്റെ സഹജമായ സ്വഭാവമാണ്, അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ശരീരത്തിൽ ഈ പറയുന്ന ബുദ്ധി, ഈ മനസ്സ്, ഈ കരണം, ഈ ശരീരം, ഇതിനെ ആശ്രയിച്ച് അഹംസ്ഫുരണം സ്ഫുരിച്ചാലും ഇല്ലാതായാലും ജാഗ്ര സ്വപ്നങ്ങളിൽ സ്ഫുരിച്ചു ഇല്ലാതാകുന്നു, സുഷുപ്തിയിൽ മറ്റ് ശരീരങ്ങളിൽ ഇത് വീണ്ടും തുടരും. ഒരേ ഒരു ചിത്തിൽ തന്നെ, ഒരു ചിത് സമുദ്രത്തിൽ അനേക കുമിളകൾ ഉണ്ടാകുന്ന പോലെ അനേക അഹംസ്ഫുരണങ്ങൾ ഉണ്ടാകുന്നു. തത്വബോധം ഉള്ളവന് ഇതിനെക്കുറിച്ചൊന്നും, അഹത്തെക്കുറിച്ചൊന്നും വേവലാതിയില്ല. അവിടെ അഹം ഉണ്ടോ അല്ലെങ്കിൽ നശിച്ചോ അവിടെ സ്ഫുരിക്കുന്നോ, ഇത് ഒരിടത്ത് ഇല്ലാതായിട്ട് എന്താ കാര്യം? കാരണം തത്വം ഒന്നല്ലേ, ആ സമുദ്രം എന്ന് പറയുന്ന ഒന്നല്ലേ, അതിൽ ഒരിടത്ത് ഒരു കുമിള ഇല്ലാതായി എന്ന് വിചാരിച്ചെന്താ ലാഭം? മറ്റു പലയിടത്തും അത് വീണ്ടും ഉയർന്നു കൊണ്ടിരിക്കുകയല്ലേ, ഉയർന്നില്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നിൽ അഹന്ത ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്, എന്താ നേട്ടം? ഇല്ല. അതുണ്ടായാലും ഇല്ലാതായാലും അത് സ്വാഭാവികവും സഹജവുമാണ്. മറിച്ച് ഇങ്ങനെയൊരു ബുദ്ധി, ഇങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നതിന്, ആ ബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നതിന് ആ ഉള്ളിനൊരു യോഗ്യത വർ, അതിനുവേണ്ടി ഈ ലൗകികമായ അഹന്തയെ നിരാകരിക്കുന്നു. അതാണ് അമാനിത്വം, അദംഭിത്വം എന്നെല്ലാം ഉള്ള സാധനകളെ നിർദ്ദേശിക്കുന്നു. അഹന്ത നിരാസ എന്ന് പറയുന്നതിന് ഇത്രയേ ഉള്ളൂ താല്പര്യം. അതിനപ്പുറം അഹന്ത നിരാസം എന്ന് പറയുന്ന നമ്മുടെ ഭാവനയിൽ കാണുന്ന അഹം എന്ന് പറയുന്ന ഒരു ബോധമില്ലാതിരിക്കുന്ന ഒരവസാരിക്കും. അങ്ങനെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ എന്നും ഇരിക്കുന്നുണ്ട്. സംപ്രസാദനായി സം അപീതോ ഭവതി, സം അപികതോ ഭവതി, പ്രാണബന്ധനം ഹി സൗമ്യ മനഃ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഈ ഉണർന്നിരിക്കുമ്പോഴും തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും അവിടെ അഹന്ത നിരാശ സംഭവിച്ചിരിക്കുന്നു, അഹന്ത നാശ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെ? താൻ തന്റെ സ്വരൂപം നിത്യശുദ്ധ മുക്ത സ്വരൂപമാണ്. അവിടെ ഈ പറയുന്ന തദാത്മ്യമോ അഹം സ്ഫുരണമോ തുടർന്നു വരുന്ന മറ്റ് ചൈതന്യാഭാസങ്ങളോ ഒന്നുമില്ല എന്നുള്ള വ്യക്തമായ ബോധത്തിൽ, ആ ബോധത്തിലാണ് അവിടെ അയാൾ അഹന്ത നിരാസത്തെ ഗ്രഹിച്ചിരിക്കുന്നത്. ആ ബോധമാണ് അയാളുടെ അഹന്ത നിരാസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭൗതികമായ അനുഭവത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ഏതെങ്കിലും വിസ്മൃതിയിലോ മയക്കത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അനുഭവത്തിലോ എന്നെത്തിയിരിക്കുന്നതല്ല അഹന്ത നിരാസം. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടെ പ്രത്യേകം പറയുന്നു, വിവേകിനാം അപി, വിവേകികൾക്കും തത്ര ആത്മാഭിമാന ബുദ്ധി, അവിടെ ആത്മാഭിമാന ബോധമുണ്ട്. എന്നുവെച്ചാൽ ആത്മാഭിമാന ബോധം എന്ന് പറഞ്ഞാൽ അഹം സ്ഫുരണം തത്വജ്ഞനുമുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും അദ്വൈതം പറയുന്നവർക്ക് തന്നെ. അത് തന്നെ വളർത്തുകാരനും പറഞ്ഞു, എന്താണ് മഹതാമപി ജായതേ അസ്യാം അഭിമാനോ, മഹതാമപി മഹത്തുക്കൾക്ക് കൂടി അസ്യാം ബുദ്ധൗ ഈ ബുദ്ധിയിൽ അഭിമാന ജായതേ അഹം സ്മരണം, അഭിമാനം എന്ന് പറയുന്നതാണ് അഹം സ്മരണം ഉണ്ടാകുന്നു തത്വബോധമുള്ളവനും. അതുകൊണ്ടാണ് അവൻ ജാഗ്രതയിലേക്ക് വരുന്നത്, പിന്നെ സുഷുപ്തിയിലേക്ക് പോകുന്നത്, പിന്നെ സ്വപ്നത്തിലേക്ക് പോകുന്നത്, എല്ലാം ഈ അഹം സ്മരണം സഹജമായി സ്ഫുരിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോ അവിടെ ചെറുപ്പം, പിന്നെ സർവാത്മഭാവം എന്ന് പറയുന്നതോ തത്വജ്ഞൻ സർവത്തെയും അനന്യമായി കാണുന്നു, സർവത്തിന് സ്വസ്വരൂപത്തെ കാണുന്നു, അതെല്ലാം ഈ പറയുന്ന തത്വബോധം. അതിനാ അതല്ലാതെ തന്റെ ഉള്ളിലിരിക്കുന്ന ഈ അഹന്തയെ മറ്റുള്ള എല്ലായിടത്തും പ്രതിഷ്ഠിക്കുക എന്നുള്ളതല്ല. ഇവിടെ തന്നെ ഇത് ആവശ്യമില്ലാത്തതാണ്, പിന്നെ ഇതിനെ കൊണ്ട് മറ്റു സ്ഥലത്ത് വയ്ക്കൂ, അതൊന്നും കൊണ്ട് അതല്ല ഉദ്ദേശിക്കും. ഇതെല്ലാം ആത്യന്തികമായി തന്നിലേക്ക് വരും, തന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാകും, അത് തന്നെയാണ് സർവാത്മകമായിരിക്കുന്നതെന്ന് മനസ്സിലാകും. ആ ബോധം തന്റെ ഈ പരിച്ഛിന്ന ബോധത്തെ നിരാകരിക്കുന്നു. തന്നെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന മിഥ്യാധാരണകളെ ദൂരീകരിക്കുന്നു. തന്നെക്കുറിച്ച് താൻ എന്താണോ അതുവരെ അറിയാതിരുന്നത് ആ അറിയില്ലായ്മയെ ദൂരീകരിക്കുന്നു. ഇതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട, മറ്റൊന്നും ആവശ്യമില്ല, മറ്റൊന്നും സംഭവിക്കത്തുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് മഹതാമപി, വിദ്വാനും ഈ അഹംസ്മരണം ഉണ്ട്. നമുക്ക് ഈ ശരീരം നിലനിൽക്കുന്നവരുള്ള കാര്യങ്ങളെ പറയാൻ പറ്റും, ഈ ശരീരപാദത്തിന് ശേഷം എന്താ അത് പറയാൻ കഴിയും. ഈ ശരീരം നിലനിൽക്കുന്നത് വരെ അത് ജാഗ്രതത്തിലായാലും ശരി സ്വപ്നത്തിലായാലും ശരി എന്നർത്ഥം. അത് നിലനിൽക്കുന്നു. കാരണ അനന്തരത്വച് തഥാ സ്വച്ഛ സ്വഭാവത. കാരണാനന്തരം, അതാണ് ഞാൻ മുമ്പ് വിശദീകരിച്ചത്. ആ ശൂന്യതയിൽ നിന്നാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് അതിനെ കാരണമെന്ന് പറയേണ്ടി വരും. സുഷുപ്തിയിലുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് കൽപ്പിക്കുന്ന ആ അറിവില്ലായ്മ, നമ്മളിവിടെ ഇരുന്ന് കൽപ്പിക്കുകയാണ്. അവിടെ ഒന്നും അറിയാതിരുന്നു ഒരറിവില്ലായ്മയെ നമ്മൾ കൽപ്പിക്കുന്നു. ഇതിന് പിന്നെ കാരണമായി മറ്റൊന്നിനെയും പറയാൻ വയ്യ. കാരണം അവിടെ താൻ ഏകനായിരുന്നു, കേവലനായിരുന്നു, അദ്വൈതനായിരുന്നു. ഇവിടെയൊക്കെ വന്നാലും തന്റെ സ്വരൂപത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, തനിക്കൊരു മാറ്റം സംഭവിക്കുന്നില്ല. ആ അഹന്താ നിരാസം ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സദാ ഏകരൂപത്തിൽ സഹജമായിരിക്കുകയാണ്. എന്തുകൊണ്ടത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്. എന്നാലും ജാഗ്രതത്തിലേക്ക് ഈ അഹംസ്ഫുരണത്തോടുകൂടി ഒരാൾ കടന്നു വരുന്നു. അപ്പൊ അതിന് കാരണമായി എന്തിനെ പറയും? അദ്വൈതമായിരിക്കുന്ന സ്വസ്വരൂപത്തെ പറയാൻ പറ്റുമോ? അത് രണ്ടാമതൊന്നില്ലാത്തതല്ലേ? അതുകൊണ്ട് പറയുന്നു ആ അജ്ഞാനത്തെ കാരണമായി പറഞ്ഞോളുക. അങ്ങനെ ഒരവസ്ഥ ഉണ്ടായല്ലോ, അത് നിഷേധിക്കാൻ വയ്യല്ലോ. ഞാൻ ഉറങ്ങിയില്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അതിനെ കാരണമായിട്ടെടുക്കുക. കാരണ അനന്തരത്വ, ആ കാരണത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്താണ്? സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രഥമസ്ഫുരണം, അത് ആണ് അഹംസ്ഫുരണം. അപ്പോൾ അത് കാരണത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതാണ്. അതിനു മുമ്പ് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സ്ഫുരണം ഉണ്ടായി. തഥാ സ്വച്ഛ സ്വഭാവം, ഈ സ്ഫുരണം, ഈ അഹം എന്ന പ്രതിച്ഛായയെ ഗ്രഹിച്ച ആരാണ്? ബുദ്ധി. അത്യന്ത സ്വച്ഛമായ ചൈതന്യത്തെ ആവാഹിക്കുന്നതിന് ശേഷിയുള്ള ആ ബുദ്ധി. അതുകൊണ്ടാണ് സ്വച്ഛം എന്ന് പറഞ്ഞത്. ചൈതന്യ ആഭാസവതി, അതിന് ചൈതന്യ പ്രതിബിംബം എന്നും പറയും. പ്രതിബിംബം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിലല്ല, ആ ചിജ്ജട താതാത്മ്യത്തെ നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് പരിചയമുള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിലുള്ള ബിംബ പ്രതിബിംബ ഭാവങ്ങളൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. എങ്ങനെയാണോ സാകാരമായ വസ്തുക്കളിൽ ബിംബ പ്രതിബിംബ ഭാവം ഉണ്ടാകുന്നത്, അതുപോലെ ഒരു ബിംബ പ്രതിബിംബ ഭാവമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തെ സാധൂകരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ അഹം എന്ന് പറയുന്നത് ഒരു പ്രതിബിംബം പോലെ, ചിത് പ്രതിബിംബം പോലെ ഉള്ളിൽ സ്ഫുരിക്കുന്നു. അതാണ് ചൈതന്യാഭാസവത്യേഷാധി പൂർവം അഭിജായതേ. ആദ്യം ഈ സ്ഫുരണം ഉണ്ടാകുന്നു, അഹം സ്ഫുരണം ഉണ്ടാകുന്നു. പ്രതിച്ഛായ ഭോതി തേനഹി, അതുകൊണ്ട് പ്രതിച്ഛായ എന്ന് പറയുന്ന അഹംസ്ഫുരണത്തെയാണ്. വിവേകിനാമപി, വിവേകികൾക്കും ആത്മ അനാത്മവിവേകം ചെയ്തവൻ, അല്ലെങ്കിൽ സർവാത്മഭാവത്തെ പ്രാപിച്ചവൻ, സാക്ഷി സാക്ഷ്യം അതൊക്കെ തിരിച്ചറിഞ്ഞവൻ, അവനും തത്ര ആത്മ അഭിമാന ബുദ്ധി, അവനും അവിടെ ആത്മാഭിമാന ബുദ്ധി എന്ന് വെച്ചാൽ അഹംസ്ഫുരണം അതുണ്ടാകുന്നു. പ്രഥമ തഥോപി ആനന്ദരിയാ മനസ്സി ചൈതന്യഭാസത ബുദ്ധിസമ്പർക്ക. പിന്നീടത് മനസ്സിലേക്ക് പടരുന്നു ആ ചൈതന്യം, അതാണ് നാനാ അറിവ് എന്ന് പറയുന്നത്. ആദ്യത്തെ അറിവ് തന്നെ കുറിച്ചുള്ള അറിവ്, അതിനെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ മറ്റ് വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്, അത് മനസ്സിലാണല്ലോ ഉണ്ടാകുന്നത്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെ കുറിച്ചുള്ള അറിവ്, അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുന്നത് ഇതം എന്നുള്ള രൂപത്തിൽ അഹം എന്നുള്ള ഒരു അനുഭവം. അതോടൊപ്പം തന്നെ അത് ഒരുമിച്ചാണോ വരുന്നത്, അത് ഒന്നാദ്യം ഒന്ന് രണ്ടാമതാണോ എന്നൊന്നും വേർതിരിച്ച് അറിയാൻ വയ്യാത്ത രീതിയിൽ അഹമിതം എന്ന് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെപ്പോലെ രണ്ട് അനുഭവങ്ങളും ഉള്ളിൽ സ്ഫുരിക്കുകയാണ്. അതായത് ഉണർവിലേക്ക് വരുമ്പോൾ തന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ബാഹ്യമായ എന്തിനേയും കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളെ മറ്റൊരാൾ വിളിച്ചുണർത്തുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞോ അത് വരാൻ പോകുന്നതാണോ എന്ന് ഓർമ്മയില്ല. അപ്പൊ അവിടെ എന്താ വാർത്തകത്തിൽ വരുന്നുണ്ട്? അപ്പൊ ശബ്ദം കേട്ട് നമ്മൾ ഉണരുന്നു, വിളിച്ചുണർത്തുന്നു. എന്താണ് ഇങ്ങനെ ഒരേ സമയം സംഭവിക്കുന്നത് പോലെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന അന്ധത മാറുന്നു, ഒരു സ്ഫുരണം ഉണ്ടാകുന്നു. ആ സ്ഫുരണം എന്തിനെ? തന്നെക്കുറിച്ചുള്ള സ്ഫുരണമാണ്. താനാണ് ഉണരുന്നത്, അന്യനല്ല. ആരാ ഉണരുന്നത്? പക്ഷെ ആ ഉണർവിൽ എന്താണ്? തനിക്ക് വിഷമമായി തീരുന്നു ആ ശബ്ദവും. ഇത് ഏക കാലത്തിൽ സംഭവിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പ്രഥമമായി വരുന്ന അവസ്മരണമാണ്. എന്തുകൊണ്ട്? ബോധം ഉണ്ടായത് തനിക്കാണ്, ശബ്ദത്തിനല്ല. ശബ്ദത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായത് തനിക്കാണ്. അപ്പൊ ആ ശബ്ദത്തെക്കുറിച്ചുള്ള ബോധത്തെ ഗ്രഹിക്കുന്ന ഗ്രഹീതാവ് അവിടെ വേണം, എന്നാലേ ഗ്രഹണം സംഭവിക്കൂ. എന്റെ അടുത്ത് കടന്നവനല്ലല്ലോ ബോധം ഉണ്ടായത്, എനിക്കല്ലേ ആദ്യം ആ ബുദ്ധി. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തത്, അഹം ബുദ്ധി, തുടർന്ന് ഇതം ബുദ്ധി. അത് ആര് വിളിച്ചെന്നോ എന്ത് ശബ്ദമെന്നോ ഒന്നും വ്യക്തത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സാമാന്യമായി പറയുന്നു അതിന് ഇതം ബുദ്ധി. അങ്ങനെ വരുന്നു. അവിടെ മുതൽ മനസ്സിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു, മനസ്സിനെ തുടരുന്നു. പിന്നെ മനസ്സല്ല പിന്നെ കേൾക്കുന്നത് ചെവി കേൾക്കുന്നു, മനസ്സല്ല കാണുന്നു കണ്ണ് കാണുന്നു, അങ്ങനെ വരുന്നു. പക്ഷെ ആദ്യം ഇത് കൈകാര്യം ചെയ്തത് മനസ്സാണ്. സാമാന്യ രൂപത്തിൽ സാമാന്യമായ ബോധം അതിനാണ് ഇതം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒന്നിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ സംസ്കൃതത്തിൽ ഇതം, അയം, ഈയം എന്ന് നാം പറയും. മലയാളത്തിൽ ഇതെന്ന് പറയും, അല്ലെങ്കിൽ എന്തോ ഒന്നോ ഇതം കിഞ്ചിത്. തർക്കന്മാരേന്ന് നിർവികൽപ്പജ്ഞാനം എന്ന് പറയും. എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊരു വികല്പങ്ങളില്ലാത്ത അറിവ്, ഇന്നതാണെന്നറിയാത്ത ഒരറിവ്. അത് നമ്മൾ പറയും അവ്യക്തമായ എന്തോ കേട്ടെന്ന് നമ്മൾ പറയും. അത്തരത്തിൽ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. തഥോപി ആനന്ദരിയാദ് മനസ്സി ചൈതന്യാഭാസ, അതാണ് മനസ്സിൽ വരുന്ന ചൈതന്യത്തിന്റെ സ്ഫുരണം. ബുദ്ധിസമ്പർക്ക, എന്തുകൊണ്ടാണ് ആ മനസ്സെന്ന് പറയുന്നത്? തൻ്റെ തന്നെ അതിസൂക്ഷ്മമായ ബുദ്ധിയോട് ചേർന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അഹം സ്ഫുരണത്തെ തുടർന്നാണ് ഇഹം ഇതം സ്ഫുരണം ഉണ്ടാകുന്നത്. അഹം അനുഭവത്തെ തുടർന്നാണ് ഇതം അനുഭവം ഉണ്ടാകുന്നത്. ഓരോന്നായിട്ട് ബോധമണ്ഡലത്തെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ചെവി തുറക്കാതെ തന്നെ കേൾക്കുന്നു, കണ്ണ് തുറന്നിട്ട് കാണുന്നു, സ്പർശം അനുഭവിക്കുന്നു, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുണർന്നു. പിന്നെ ഇന്ദ്രിയങ്ങളിലേക്ക് ആ ചൈതന്യ സ്ഫുരണം വരുന്നു. അതാണ് ചൈതന്യാഭാസവത്യേഷ ധീപൂർവം അഭിജായതേ തസ്മാത്മാഭിമാനോ ഹി ബുദ്ധു ജനിമതാം സദാ ജായതേ സർവഭൂതാനാം അഭി സർവവിദാം ഇഹ തസ്മാത് ആത്മാഭിമാനോ ഹി ബുദ്ധു ജനിമതാം സദാ. അപ്പോൾ ഇവിടെ ബുദ്ധിയെക്കുറിച്ച് വാർത്തയും പറയുന്നു. ഞാൻ വായിച്ചത് ഭാഷ്യത്തെയാണ്. മനസ്സിലേക്ക് കടന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിന് മുമ്പുള്ള ഭാഗത്തെക്കുറിച്ച് എന്നെ വാർത്തകാരം വീണ്ടും പറയുന്നു. തസ്മാത് ആത്മാഭിമാനോ ഹി ബുദ്ധു ജനിമതാം, ജനിമത്ത ജീവന്മാർ, സർവജീവന്മാർക്കും ബുദ്ധിയിൽ ആത്മാഭിമാനം വരുന്നു, അഹസ്ഫുരണം വരുന്നു. ഇതൊന്നും ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ തിരിച്ചുള്ളോ ഇയാളെന്തോ പുസ്തകം വായിച്ച് വ്യാഖ്യാനിക്കുകയാണ്. പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊന്നും പുസ്തകത്തിലെ കാര്യമില്ല, അവനവന്റെ കാര്യമാണ് പറയുന്നത്. അവരവരുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നു. അവനവന്റെ ഈ അനുഭവത്തെ സ്വയം വിശകലനം ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു പരിമിതിയുണ്ട്, കഴിവ് കേട്ടുകൊണ്ട് നമ്മൾ പുസ്തകത്തെ ആശ്രയിക്കുന്നു. മറിച്ച് ഇതിന് പുസ്തകത്തിന്റെ ആവശ്യമൊന്നുമില്ല, സ്വയം മനസ്സിലാക്കാൻ കഴിയുള്ളവനും കൂടെ പുസ്തകത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പുസ്തകം വായിച്ച് പറയുന്നത് വേറെ, അനുഭവം വേറെ, അങ്ങനെ ധരിക്കരുത്. പുസ്തകം വായിച്ച് പറയുന്ന അനുഭവം തന്നെയാണ്, അല്ല പറയുന്നവന്റെ അനുഭവമല്ല, ഓരോരുത്തരുടെ അനുഭവം. ഇവിടെ പറയുന്നു ജനിമതാം സദാ ജനിമാൻ. ജനിമത്തം എന്ന് പറയുന്ന ഒരാളുടെ ഗുരുവിന്റെ കാര്യമോ ശിഷ്യന്റെ കാര്യമാണ് പറയുന്നത്. സർവപ്രാണികളുടെയും കാര്യം ഇവിടെ പറയുകയാണ്. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? സർവപ്രാണികളുടെയും അനുഭവമാണ്. അല്ല ആരെങ്കിലും ഒരാൾ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നതോ ഒന്നുമല്ല. അത് മാത്രമല്ല എന്നർത്ഥം. അദ്വൈതത്തെ അങ്ങനെ സർവ അനുഭവ സിദ്ധമായ തത്വമായിട്ടാണ് അദ്വൈതത്തെ ശാസ്ത്രങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അല്ലാതെ രഹസ്യവിദ്യ എന്നുള്ള നിലയ്ക്കല്ല. എനിക്കോ അല്ലെങ്കിൽ എന്റെ ഗുരുവിനോ മാത്രം കൈവശം ഉണ്ടായിരുന്നതും മറ്റുള്ളവർക്കില്ലാത്തതും അങ്ങനെയല്ല. ഇത് സർവാനുഭവ സിദ്ധമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. പറയുന്നു ജനിമതാം സദാ. ജനിമത്തായ ജീവഭാവത്തിലുള്ള സർവജീവന്മാർക്കും സദാ ഉള്ള അനുഭവമാണ് ഈ പറയുന്നത്. ഈ സ്ഫുരണാഹം സ്ഫുരണം ജായതേ സർവഭൂതാന അഭിസർവവിധാമിഹ. പറയുന്നു സർവ പ്രാണികൾക്കും ഇതുണ്ട്, പിന്നെ സർവവിത്തുക്കൾക്കും ഉണ്ട്. ഇത് പുസ്തകം വായിച്ച് വിശദീകരിക്കുന്നവനും ഉണ്ട്, മറ്റുള്ള എല്ലാവർക്കും ഉണ്ട്. ഭാഷകാരൻ പറഞ്ഞില്ലേ വിവേകി നാം, സർവവിത്തുക്കൾക്കും ഉണ്ട് ഈ അഭിമാനം, ഈ അനുഭവം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും തുല്യമായിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്, എല്ലാവർക്കും തുല്യമായിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാലേ അത് അദ്വൈതമാകും. അല്ല ഒരു ഗുരുവിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതമാകത്തില്ല, അത് പരിച്ഛിന്നമായ ഒരു അനുഭവം. അങ്ങനെയല്ല അദ്വൈതത്തെ മനസ്സിലാക്കുന്നു. ഗുരുക്കന്മാരങ്ങനെയല്ല മനസ്സിലാക്കിത്തരുന്നത്. എന്റെ അനുഭവം നിനക്കില്ലാത്ത ഒന്നുണ്ടായില്ല. പറയുന്നത് സർവവിധാം അപ്പി, അവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഈ ബോധസ്ഫുരണം. എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്വാനുഭവത്തെ തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രന്ഥം പുസ്തകം. അല്ലാതെ അനുഭവത്തിലില്ലാത്ത കാര്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാളുടെ അനുഭവമോ ഒന്നുമല്ല. തുടക്കത്തിന് നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കും, ഇതൊരു ഗുരുവിന്റെ അനുഭവം പറയുകയാണ്, ഒരു ഗുരു സാക്ഷാത്കരിച്ച സത്വത്തെ പറയുന്നു. ഗുരു സാക്ഷാത്കരിച്ച തത്വം എന്താണ്? തന്റെ രഹസ്യമായ തത്വം ഒന്നുമല്ല, സർവരുടെയും തത്വത്തെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ നീ എന്നുള്ള ഭേദം അവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? സർവവിധാമപി, സർവവിത്തുക്കൾക്കും ഇത് തന്നെയാണ്. പിന്നെ ജനിമതാം, എല്ലാ ജീവന്മാർക്കും ഇത് തന്നെയാണ് അനുഭവം. ഏത്? ഈ അഹംസ്ഫുരണം. ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സർവർക്കും ഒരുപോലെ തന്നെ, അവിടെ ജ്ഞാനീയ ജ്ഞാനി എന്നുള്ള ഭേദമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊരുൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതിന്റെ പൊരുളിനെ സംബന്ധിച്ചുള്ള ബോധം അതും എല്ലാവരിലും ഒരുപോലെ വരാമെന്നുള്ളതാണ്, വരേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആചാര്യന്മാർ ഈ വിശദീകരണം നടത്തുന്നത്. അപ്പോൾ വിവേകിനാമപി മഹതാമപി സർവവിധാം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് സർവഭേദങ്ങളെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമില്ലാതെ തന്നെ ഈ സ്ഫുരണം അവസ്ഫുരണം ഒരുപോലെ സർവല്ലം ഇരിക്കുന്നു. ചിതാഭാസ അധ മനസ്സി ബുദ്ധി ആനന്ദരിയ കാരണ, ബുദ്ധിയുമായിട്ടുള്ള ആനന്ദരിയും അടുപ്പം കൊണ്ട് അടുത്ത മനസ്സിൽ വരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് ഭാഷയത്തിൽ. മനസ്സംബന്ധത ശൈവം ഇന്ദ്രിയേഷഭിജായതേ, മനസ്സിന് ഇന്ദ്രിയങ്ങളുമായി ബന്ധമുണ്ട്. അതാണ് ആദ്യം ഇത് എന്നറിഞ്ഞു, പിന്നെ കണ്ണു തുറന്ന് നോക്കുന്നു ആരാ വിളിച്ചത്, പിന്നെ ശ്രദ്ധിക്കുന്നു, ആരുടെ ശബ്ദമാണ് കേട്ടത്, എന്താ വിളിച്ചത്. അപ്പോ മനസ്സംബന്ധം കൊണ്ട് ഇന്ദ്രിയങ്ങൾ ഉണരുന്നു, ഇന്ദ്രിയങ്ങൾ ചൈതന്യവത്താകുന്നു. അതുവരെ എല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്, ബുദ്ധി ഉറങ്ങിക്കിടന്നു, മനസ്സുറങ്ങിക്കിടന്നു, ഇന്ദ്രിയങ്ങൾ ഉറങ്ങിക്കിടന്നു, ശരീരം ഉറങ്ങിക്കിടന്നു. അത് പറഞ്ഞു ഭാഷ്യകാരൻ, ചൈതന്യ ഉപാസത ബുദ്ധിസമ്പർക്ക തഥ ഇന്ദ്രിയേഷു മനസ്സംയോഗ. പിന്നെ ആ ചൈതന്യസ്ഫുരണം ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്നു. ഒക്കെ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, മനസ്സംയോഗം കൊണ്ട് തത്വാനന്തര ശരീരം. പിന്നെ ശരിക്കും ഈ ശരീരം ചൈതന്യവത്താകുന്നു. അതിനുമുമ്പ് അത് പ്രാണമയനായിരുന്നു, നമ്മൾ ചർച്ച ചെയ്തതാണ് ചന്ദോഗ്യത്തിൽ വിശദമായി. പിന്നീട് അവൻ ചൈതന്യമയനാകുന്നു, ബോധമയനായിത്തീരുന്നു. അതുവരെ ശരീരത്തിൽ ഈച്ച വന്നിരുന്നതൊന്നും അറിഞ്ഞില്ല, ഉണർവ് വന്നപ്പോൾ ഈച്ച വന്നിരുന്നതൊക്കെ അറിയുന്നുണ്ട്, ചൈതന്യമയമായി തീർന്നു. ചൈതന്യം പ്രസരിക്കുന്നു ശരീരത്തിലേക്ക്. എന്ന് വെച്ചാൽ എന്താ, അവിടെയെല്ലാം അഹംബുദ്ധി വരുന്നു എന്നർത്ഥം. അഹംബുദ്ധി അല്ലെങ്കിൽ മമത, അഹന്ത അല്ലെങ്കിൽ മമത, രണ്ട് ഒന്ന് തന്നെ രണ്ടു തരത്തിൽ വരുന്നു. ആ ചൈതന്യം അഹന്താരൂപത്തിൽ അല്ലെങ്കിൽ മമതാരൂപത്തിൽ വരുന്നു. അപ്പോൾ ഒന്നുകിൽ പറയും ഞാൻ ദാ രാമൻ, ഞാൻ ഇന്നാരാണ്, ഉറങ്ങിക്കിടക്കുന്നയാളിനെ, നല്ല ഉറക്കത്തിൽ കിടക്കുന്നയാളിനെ തട്ടിയോണത്തി ചോദിക്കുന്നു, നീ ആരാ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാൻ, അയ്യോ ഞാൻ രാമനാണേ എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്നു തോന്നുന്നു ആ വന്നിട്ട് പറയുന്നു രണ്ടു ദിവസമായി ഒന്നും കഴിച്ചിട്ട്, എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ സാറേ, മമത വരുന്നു ശരീരത്തിന് അല്ലേ. അപ്പോൾ അഹം ബോധവും മമതാബോധവുമെല്ലാം നമ്മുടെ അനുഭവത്തിൽ വരുന്നു, ഇതെല്ലാം ചൈതന്യസ്ഫുരണം ശരീരത്തിൽ വരുന്നതാണ്. തതോനന്തര ശരീരേ മനഃക്കർണ സംബന്ധ ദേഹേപ്യ അസ്യ ഉപജായതേ. മനഃക്കർണ സംബന്ധം കൊണ്ട്, മനസ്സിന്റെ സംബന്ധം, കരണങ്ങളുടെ, ഇന്ദ്രിയങ്ങളുടെ സംബന്ധം, ഇതെല്ലാം കൊണ്ട് ദേഹത്തിലും വരുന്നു ആ ചൈതന്യം. ഏവം ആഭാസിത്യാത്മാ കൃഷ്ണം കാര്യം സകാരണം. ഇത് ശരീരത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ആ ചൈതന്യം ബാഹ്യമായി സർവവിഷയങ്ങളിലേക്കും പ്രസരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ചിന്തിച്ചും സർവവിഷയങ്ങളെയും ശബ്ദസ്പർശ രൂപരസ ഗന്ധാത്മകമായ നാമരൂപാത്മകമായ മുഴുവൻ പ്രപഞ്ചത്തെയും താൻ സ്വയം ചൈതന്യവത്താക്കും. എല്ലാം നിനക്ക് ചൈതന്യമയമായി. ചൈതന്യമയമാകുക എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമായി കഴിഞ്ഞാൽ അത് ചൈതന്യമയമെന്ന് പറയാം. അറിവിന് വിഷയമായതുകൊണ്ട്, അറിവിന് വിഷയമായാൽ അത് ചൈതന്യമയമായി പറ്റും, പിന്നെ അതിന് ജഡമായിരിക്കാൻ പറ്റത്തില്ല അല്ലേ. ഈ സൂക്ഷ്മമായ ബുദ്ധി, അത് അഹം എന്നുള്ള സ്ഫുരണം വന്ന് ചൈതന്യമയമായ, പിന്നെ അതിന് ജഡമെന്ന് പറയാൻ പറ്റില്ല. അത് എവിടെയായിരുന്നു, എവിടെ നിന്ന് വന്നു, അതൊന്നും അറിയില്ല. ആ ശുദ്ധശൂന്യത്തിൽ നിന്നും, അല്ലെങ്കിൽ ശുദ്ധശൂന്യം പോലെയുള്ള ഒരവസ്ഥ, അങ്ങനെ നമുക്ക് ആ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അവിടെ താനുണ്ടായിരുന്നു ശരി, താനൊഴികെ ബാക്കിയെല്ലാം ശൂന്യമായി. അവിടെ നിന്ന് എവിടെയായി ബുദ്ധി, എവിടുന്നാ കടന്നു വന്നത്, അതൊന്നും ചിന്തിച്ചാൽ പിടിയിട്ടത്തില്ല. പക്ഷെ അതിങ്ങനെ പ്രകടമാകുന്നു, അത് ചൈതന്യമയമായി. ആ ചൈതന്യമയമായതുകൊണ്ട് അതിനെ അഹം എന്നറിയുന്നു. പിന്നെ ഓരോന്നും, മനസ്സ്, കരണം, ശരീരം വരവെന്നെല്ലാം ഇതം എന്നറിയുന്നു. അഹവും ഇതും എല്ലാം അറിവിന്റെ വിഷയമാണ്. ആ ഇതം എന്ന് പറയുന്നത് ഈ മനസ്സിലോ ഈ കരണത്തിലോ ഈ ശരീരത്തിലോ ഒതുങ്ങാതെ പുറമേക്ക് പോകുന്നു. അപ്പോ നാനാ വിഷയങ്ങളിലും ആയുധം ബുദ്ധി വരുന്നു. ഇത് മേശയാണ്, ഇത് പുസ്തകമാണോ, ഇത് വീടാണോ, ഇങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാം എന്താണ്, എങ്ങനെയാണോ അഹംസ്ഫുരണം വന്നപ്പോൾ ആ സൂക്ഷ്മമായ ബുദ്ധി ചൈതന്യമായത്, അതുപോലെ ഇതം സ്ഫുരണം വരുമ്പം സൂക്ഷ്മ സ്ഥൂലാത്മകമായിരിക്കുന്ന സമ്പൂർണ്ണ ജഗത്തും ചൈതന്യമയമായി തീരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഏവം ആഭാസിത്യാത്മാ, സ്വസ്വരൂപം തന്നെ ഏതൊരുവനാണോ ആ ഗാഠനിദ്രയിൽ ശൂന്യനെപ്പോലെ ഇരുന്നത്, അവനാണ് ആത്മാവ്, സ്വരൂപം. ആഭാസിത് കൃഷ്ണം കാര്യം സകാരണം, സമ്പൂർണ്ണ കാര്യത്തെയും കാരണമുൾപ്പെടെ എല്ലാത്തിനെയും പ്രകാശമയമാക്കുന്നു, ബോധമയമാക്കുന്നു, അറിവില്ലായ്മയെയും ബോധമയമാക്കുന്നു, അറിവില്ലായ്മയും അറിയുന്നു. നമ്മളറിയുന്നില്ലേ അത് എന്താണ് പ്രകാശിപ്പിക്കുന്നത്, സാക്ഷിയാണോ അല്ലെങ്കിൽ അറിവാണോ, അത്തരം കാര്യങ്ങളൊക്കെ പോട്ടെ, അറിവില്ലായ്മയും പ്രകാശത്തിലാണ്, അതിനെയും അറിയുന്നു. അതാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവ്. ഇതാണ് അനുഭവം കൊണ്ടാണോ നമുക്ക് ഈ അറിവില്ലായ്മ, അനുഭവം കൊണ്ടാണോ എന്നാണ് ചോദ്യകർത്താവ് ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞു. എന്നാലും എൻ്റെ താല്പര്യം ഇത് തന്നെയാണ്. അറിവിൽ എങ്ങനെയാണോ ശബ്ദസ്പർശ രൂപാദി വിഷയങ്ങൾ സമസ്ത പ്രപഞ്ചവും പ്രകാശിക്കുന്നു, അതുപോലെ അറിവില്ലായ്മയും അത് പ്രകാശിപ്പിക്കുന്നു. അതിന് ഒരു സാങ്കേതികത്വം തികയ്ക്കാനാണ്, അതെങ്ങനെ സംഭവിക്കും, അതിനു വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ അതിനെ പ്രകാശിപ്പിക്കുന്നതിന് ഒരു സാക്ഷി, അതിൻ്റെ പിന്നിൽ ഒരു കൂടസ്ഥൻ, പിന്നെ ഇതിനെല്ലാം കൊണ്ട് നടത്തുന്ന ഒരു ജീവൻ, ഇങ്ങനെയുള്ള വിഭജനങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം സ്വാനുഭവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സ്വാനുഭവം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന പോലെ ഒരു ഗുരുവിൻ്റെ അനുഭവമല്ല, സർവ്വജീവന്മാരുടെയും ഓരോ ശ്രോതാവിൻ്റെയും അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരാളുടെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, മറ്റൊരാളുടെ അനുഭവത്തിൽ നിന്നിട്ട് മനസ്സിലാക്കാനും പറ്റത്തില്ല. സ്വാനുഭവത്തെ മനസ്സിലാക്കണം. തതു അനന്തര ശരീരേ ഇന്ദ്രിയ സമ്പർക്ക ദൈവം പാരമ്പര്യേണ, ഭാഷകാരം പറയുന്നു, ഇങ്ങനെ കർമ്മമായി ബുദ്ധി മനസ്സ് ഇന്ദ്രിയം ശരീരം നാമരൂപാത്മകമായ പ്രപഞ്ചം കൃഷ്ണം കാര്യകരണ സംഘാതം, ഈ കാര്യകരണ സംഘാതമായിരിക്കുന്ന കാര്യമായ ശരീരം കർണമായ ഇന്ദ്രിയങ്ങൾ മനസ്സ് ആ സംഘാത രൂപത്തിലുള്ള ഈ ശരീരത്തെ ആത്മാ ചൈതന്യ സ്വരൂപ ജ്യോതിഷ അവഭാസേതി, ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം തൻ്റെ തന്നെ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുന്നു സർവത്തെയും. ആ പ്രകാശത്തിൽ നാമരൂപാത്മകമായ ജഗത്തും പ്രകാശിക്കുന്നു. തേന ഹി സർവസ്യ ലോകസ്യ കാര്യകരണ സംഘാതേ തദ്വർത്തിഷിച്ച അന്ന് ഏതാത്മാഭിമാന ബുദ്ധർ യഥാ അവിവേകം ജായത്തെ. തേന ഹി സർവസ്യ ലോകസ്യ, സർവലോകർക്കും സർവജീവന്മാർക്കും എന്നർത്ഥം. കാര്യകരണ സംഘാതെ എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ തദ്വർത്തിഷിച്ച അതിൻ്റെ വൃത്തികളിലും അതിൻ്റെ പ്രവൃത്തികളിലും അതിൻ്റെ പരിണാമങ്ങളിലും അതിൻ്റെ കാര്യങ്ങളിലും, അതാണ് സമ്പൂർണ്ണ ജഗത്തെന്ന് പറഞ്ഞത്. ഈ ബോധവും തുടങ്ങി ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ഈ ബോധം എല്ലാത്തിനും ഗ്രഹിക്കുന്നുണ്ടേ, അണ്ടക്കടാഹങ്ങളെല്ലാം ഈ ബോധം ഗ്രഹിക്കുകയാണ്, എൻ്റെ ശരീരത്തെ മാത്രം ഗ്രഹിക്കുകയാണ്. അതെന്തുകൊണ്ട്? മനസ്സിൻ്റെ വൃത്തികൾ കൊണ്ട്, പ്രാണന്റെ വൃത്തികൾ കൊണ്ട്, കർണങ്ങളുടെ വൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി അല്ലെങ്കിൽ അതിൻ്റെ പരിണാമം, അതെല്ലാം കൊണ്ട് ആ നിയത ആത്മ അഭിമാന ബുദ്ധി, ആത്മാഭിമാന ബുദ്ധി അനിയതമായിരിക്കുന്ന ആത്മാഭിമാന ബുദ്ധി ഓരോ തരത്തിൽ നടത്തും. ആത്മാഭിമാന ബുദ്ധി എന്ന് വെച്ചാൽ ഓരോരുത്തരും അതിന് അനീ എന്താന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുവൻ അറിയുന്നു തന്നെ വിദ്വാൻ എന്നറിയുന്നു, വേറൊരുവൻ തന്നെ അറിയുന്നു മൂഢൻ, ഒരുവൻ തന്നെ അറിയുന്നു താൻ സുഖി, വേറൊരുവൻ തന്നെ അറിയുന്നു ദുഃഖി, വേറൊരുവൻ തന്നെ അറിയുന്നു മുക്തൻ, മറ്റൊരാൾ തന്നെ അറിയുന്നു ബദ്ധൻ. എല്ലാം ഈ അഹം കൊണ്ടാണ്. ഒരാൾ തന്നെ അറിയുന്നു രാമോഹം, വേറൊരാൾ അറിയുന്നു ബ്രഹ്മോഹം, ഞാൻ ബ്രഹ്മമാണ്. സർവത്ര എവിടെ അനുഭവമുണ്ടോ അവിടേക്ക് ഈ അഹം ബുദ്ധിയുണ്ട്. കാരണം ബ്രഹ്മമെന്നറിഞ്ഞാലും വേണം ഈ അഹം. അല്ല, ഞാൻ രാമനാണെന്നറിയണമെങ്കിലും അഹം വേണം. അതുകൊണ്ടാണ് സർവത്ര അനിയതമായിരിക്കുന്നു ആത്മാഭിമാനം. അത് ഏകരൂപത്തിലല്ല, പല രൂപത്തിൽ. അതിൻ്റെ സ്വരൂപമൊന്നാണ് അഹം, അതിൻ്റെ പൊരുളൊന്നാണ് ചൈതന്യം. പക്ഷെ എന്നാലും അത് പല രൂപത്തിൽ സുഖിയായും ദുഃഖിയായും യഥാവിവേകം ജായത്തെ, ഓരോരുത്തരുടെ അവിവേകമനുസരിച്ച്. അങ്ങനെയാണ്, എൻ്റെ അവിവേകം കൊണ്ട് ഞാൻ എന്നെ അറിയുന്ന പുരുഷനായി, മറ്റൊരാളുടെ അവിവേകം കൊണ്ട് അയാളെ അറിയുന്ന സ്ത്രീയായി, എൻ്റെ അവിവേകം കൊണ്ട് ഞാൻ എന്നെ അറിയുന്നു വൃദ്ധനായി, മറ്റൊരുവൻ്റെ അവിവേകം കൊണ്ട് അയാൾ അറിയുന്നു ശിശുവായി. അങ്ങനെ ജായതേ, ഇതെല്ലാം ഈ അഹംബുദ്ധിയെ ആശ്രയിച്ചുള്ള അനുഭവങ്ങളാണ്. സർവത്ര തഥാച ഭഗവത ഉക്തം ഗീതാസു, ഭഗവാൻ ഇക്കാര്യം തന്നെയാണ് ഈ ചൈതന്യത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് തന്നെയാണ്. ഇവരേ ഒരു ചൈതന്യം തന്നെ നാനാരൂപത്തിൽ പ്രകാശിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്, യഥാ പ്രകാശിത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. നമ്മളവിടെ വിശദീകരിച്ചാണ്. എങ്ങനെയാണോ യഥാ ഏക രവി ഇമം കൃഷ്ണം ലോക പ്രകാശയതി, ഏകനായിരിക്കുന്ന ആദിത്യൻ ഈ സമ്പൂർണമായ ലോകത്തെയും എങ്ങനെയാണോ പ്രകാശിപ്പിക്കുന്നത്. പല ആദിത്യന്മാരുടെ ആവശ്യമില്ല, ഈ കാണുന്ന സർവത്തെയും അത് പ്രകാശിപ്പിക്കുന്നത്. അതുപോലെ ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം, കൃഷ്ണം ക്ഷേത്രം ക്ഷേത്രി തഥാ പ്രകാശേതി, അവരുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം സർവത്തെയും ഇത് പ്രകാശിപ്പിക്കുന്നു. ഈ ആത്മജ്യോതിസ് ആത്മചൈതന്യം പ്രകാശിപ്പിക്കുന്നു. യഥാദിത്യഗതം തേജ, പിന്നെയും പറഞ്ഞതാണ് ആദിത്യനിലിരിക്കുന്ന ആ തേജസ് അത് തന്നെയാണ് ചന്ദ്രമസി, അത് തന്നെയാണ് ചന്ദ്രനുള്ളത്, അത് തന്നെയാണ് അഗ്നിയിലുള്ളത്, എല്ലാം ഒരേ ഒരു തേജസ് തന്നെയാണ്. അതിനെ പറഞ്ഞു ജഗത്ത് മുഴുവൻ ചൈതന്യമയമായിരിക്കുന്നു. എവിടുന്നാ ഈ ചൈതന്യം? തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം, അതാണ് ജഗത്തിനെ ചൈതന്യവത്താക്കിയിരിക്കുന്നത്. അതാണ് അദ്വൈതം, അതാണ് അദ്വൈതത്തെക്കുറിച്ചുള്ള ബോധം. ഒരേ ഒരു ചൈതന്യം തന്നെയാണ് സർവത്തെയും ചൈതന്യവത്താക്കിയിരിക്കുന്നത്. ഇതെല്ലാം അവിടെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഗീതയിൽ. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാ, നിത്യമായിരിക്കുന്നു അനിത്യങ്ങളിലെല്ലാം നിത്യമായിരിക്കുന്നത്. ചേതന ചേതനാനാ, ചേതനവും അചേതനവുമായിരിക്കുന്നതിനെല്ലാം ചൈതന്യമായിരിക്കുന്നത്. ഇതിജ കാഠകേ, ഇതെല്ലാം കാഠകത്തിൽ പറഞ്ഞിരിക്കുന്നു. തമേവ ഭാന്തം അനുഭാതി സർവം, അത് പ്രകാശിക്കുന്നത് കൊണ്ട് അതിനെ തുടർന്ന് സർവവും പ്രകാശിക്കുന്നു. തസ്യ ഭാസ സർവീതം വിഭാതി, ഇതെല്ലാം പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ പ്രകാശത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. ഏന സൂര്യ തപതി തേജസ ഇദ്ധ, ഏന തേജസ ഇദ്ധ സൂര്യ തപതി, ഏതൊരു തേജസ്സിനാൽ ദീപ്തമായിട്ടാണോ ആ സൂര്യൻ തപിക്കുന്നത്, എന്നുവെച്ചാൽ സൂര്യന്റെ സ്വരൂപമായിരിക്കുന്ന ആ തേജസ് അതാണോ സൂര്യനും നമ്മൾ കാണുന്ന സൂര്യന്റെ പ്രകാശമായി ഇവിടെ ഭൂമിയിൽ നമ്മൾ കാണുന്ന ആ തേജസ്, അതാ സൂര്യന്റെ സ്വരൂപമായ തേജസ്സാണ്. വിധിച്ച മന്ത്രവർണ്ണ തേനായം ഹൃദ്യാന്തരജ്യോതി, അതുകൊണ്ടാണ് പറയുന്നത് ഈ ആത്മതത്വം ഈ ശ്രോതാവിന്റെ ഉള്ളിൽ ഒരു ജ്യോതിസായി പ്രകാശമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അറിവായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ അറിവ്, അത് തന്നെയാണ് ഇവിടെ പറയുന്ന തത്വം, സ്വരൂപതത്വം. ഓം ശാന്തി ശാന്തി ശാന്തി ശ്രീ ഗുരുഭ്യോ.